കഴിഞ്ഞ മണ്ഡലത്തിൽ ചർച്ച ചെയ്തത് ഒരു യോഗിയുടെ ബാഹ്യമായ സ്ഥിതി വർത്തമാന സ്ഥിതി എങ്ങനെയായിരുന്നാലും സർവഥാവർത്തമാനോ യോഗനിഷ്ഠയ്ക്ക് യാതൊരു വ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു യോഗിക്ക് ഏത് ഭാവത്തിനും ഇരിക്കാം, പ്രപഞ്ച വിസ്മൃതനായിരിക്കാം, പ്രപഞ്ചബോധത്തോടുകൂടി പ്രപഞ്ച വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കാം. അതൊന്നും ആ യോഗിയുടെ യോഗനിഷ്ഠയ്ക്ക് വൈഷമ്യത്തെ ഉണ്ടാക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. അടുത്ത് പറയുന്നത് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യദി വാ ദുഃഖം സയോഗീ പരമോ മതഃ കിഞ്ചന്യത് ആത്മോപമ്യേന ആത്മാ സ്വയമേവ ഉപമീയതി അനയാ ഇത്യുപമാ തസ്യ ഉപമയാ ഭവ ഔപമ്യം തേന ആത്മോപമ്യേന സർവത്ര സർവഭൂതേഷു സമം തുല്യം പശ്യതി അർജുന. ആത്മോപമ്യേന അതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതാണ് ആത്മാ സ്വയമേവ ഉപമീയത അനുയായിപ്പമാ തസ്യ ഉപമായ ഭാവ ഉപമിയെന്ന് വെച്ചാൽ ആത്മാവെന്ന് വെച്ചാൽ താൻ തന്നെ തനിക്ക് ഔപമ്യമായി എന്ന് വെച്ചാൽ തുല്യമായി സമമായി. തേനാത്മോപമ്യേന തനിക്ക് തുല്യമായി സർവത്ര സർവഭൂതേഷു സമം തുല്യം പശ്യതി അർജുന. സർവഭൂതങ്ങളിലും സമം കാണുന്നു, തനിക്ക് തുല്യമായി സർവഭൂതത്തെയും കാണുന്നു. വശബ്ദാർത്ഥം യതിവ യച്ഛ ദുഃഖം മമ പ്രതികൂലം അനിഷ്ടം യഥാ തഥാ സർവപ്രാണിന ദുഃഖം അനിഷ്ടം പ്രതികൂലം ഇത്യവും ആത്മോപമ്യേന സുഖദുഃഖേ അനുകൂല പ്രതികൂലേ തുല്യതയാ സർവഭൂതേഷു സമം പശ്യതി ന കസ്യചിത് പ്രതികൂലമാചരതി അഹിംസക ഇത്യർത്ഥ. തനിക്ക് തുല്യമായി സർവപ്രാണികളെയും കാണുക, തനിക്ക് തുല്യമായി കാണുക എന്ന് പറയുമ്പോൾ താൻ ആത്മാവാണ്, സർവത്രി ആത്മാവായി കാണുക എന്ന പ്രസിദ്ധമായ അർത്ഥമല്ല ഇവിടെ പറയുന്നത്. അത് പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ പറയുന്നത് അതിനും പ്രധാനമായൊരു കാര്യമാണ്. എന്താണ് സുഖം വാ യതി വാ ദുഃഖം, സുഖത്തെയും ദുഃഖത്തെയും, സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ, അത് തനിക്ക് തുല്യമായി കാണുന്നു സർവത്തിന്. സർവത്ര സമം പശ്യതി. അപ്പോൾ സമം എന്നുള്ളതിന് നേരത്തെ പശുകാലം പറഞ്ഞു, ആത്മാവ് സർവത്ര ആത്മാവിനെ ദർശിക്കുന്നു. പക്ഷെ അങ്ങനെ പറയുന്നത് ഈ പറയുന്നതുകൊണ്ട് വ്യത്യാസമുണ്ട്. സർവത്ര ആത്മാവിനെ ദർശിക്കുന്ന ഒരാൾ സുഖദുഃഖങ്ങളിൽ മറ്റുള്ളവരുടെ ഉദാസീനനായിരിക്കും. അങ്ങനെ സംഭവിക്കും. മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. യോഗി എന്ത് ചെയ്യുന്നു? സുഖം വായി യതിവാ ദുഃഖം, സർവപ്രാണിനാം ദുഃഖമനിഷ്ടം പ്രതികൂലം. എല്ലാ പ്രാണികൾക്കും ദുഃഖമനിഷ്ടമാണ്, അവർ പ്രതികൂലമായി കാണുന്നു. ഇത്യവും തനിക്കെങ്ങനെയാണോ ദുഃഖം പ്രതികൂലമായിരിക്കുന്നത്, അതുപോലെ സർവപ്രാണികൾക്കും ദുഃഖം പ്രതികൂലമാണ്. അതുപോലെ സുഖത്തെ സംബന്ധിച്ച് തനിക്ക് സുഖം എങ്ങനെയാണോ അനുകൂലമായിരിക്കുന്നത്, അതുപോലെ സർവപ്രാണികൾക്കും സുഖം അനുകൂലമാണ്. ഇതി തുല്യതയാ സർവഭൂതേഷ സമം പശ്യതി. ഇത് സർവഭൂതങ്ങളിലും ഒരുപോലെ കാണുന്നു എന്ന് പറയുമ്പോൾ, സർവപ്രാണികളുടെയും തനിക്കെങ്ങനെയാണോ ദുഃഖം അനിഷ്ടമായിരിക്കുന്നത് അതുപോലെ സർവപ്രാണികൾക്കും ദുഃഖം അനിഷ്ടമാണ്. അപ്പോൾ താൻ എങ്ങനെയാണോ ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ സർവപ്രാണികളുടെയും ദുഃഖം നിവൃത്തി ആഗ്രഹിക്കുന്നു. കസ്റ്റിജിത് പ്രതികൂലമാചരതി, അതുകൊണ്ട് തന്നെ എന്താണ് ആർക്കും പ്രതികൂലമായി, തനിക്കെങ്ങനെയാണോ അനുകൂലമായിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവർക്കും സർവവും അനുകൂലമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ഭാഷ്യത്തിൽ പറയുമ്പോൾ പ്രതികൂലം നാചരതി, ആർക്കും പ്രതികൂലമായി ഒന്നും ചെയ്യുന്നില്ല, അനുകൂലം ആചരിക്കുന്നു എന്നുള്ള ഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാഷകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഭഗവൻ എന്താണ് പറയുന്നത്? സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ സർവപ്രാണികളുടെയും. ഇവിടെ യോഗി അത് തനിക്ക് തുല്യമായി കാണും. മറ്റുള്ളവരുടെ ദുഃഖത്തെ തന്റെ ദുഃഖമായി കാണും, മറ്റുള്ളവരുടെ സുഖത്തെ തന്റെ സുഖമായി കാണും. അങ്ങനെ വരുമ്പോൾ ഒരു യോഗി എങ്ങനെയാണോ തന്റെ ദുഃഖം നിവൃത്തിയും പരമമായ സുഖപ്രാപ്തിയും ആഗ്രഹിക്കുന്നത്, അതുപോലെ യോഗി മറ്റുള്ളവരുടെ ദുഃഖം നിവൃത്തിക്കും സുഖപ്രാപ്തിക്കു വേണ്ടിയും യോഗി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച ഭൂരിഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? മറ്റുള്ളവർക്ക് പ്രതികൂലമായി ഒന്നും ചെയ്യുന്നില്ല, പറയുന്നത് അഹിംസക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുകൂലമായി ചെയ്യണം, ആ ഭാഗവും ഇവിടെ പറഞ്ഞിട്ടില്ല. സയേവം അഹിംസക സമ്യക് ദർശന നിഷ്ഠക സയോഗി പരമ ഉത്കൃഷ്ടവും അതോ അഭിപ്രേത സർവയോഗിനാം മധ്യ പറയുന്നു. സയോഗി പരമമത പറയുന്നു, അങ്ങനെയുള്ള യോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന യോഗി. എങ്ങനെ? തന്റെ മറ്റുള്ളവരുടെ ദുഃഖത്തെ തന്റെ ദുഃഖമായിട്ട് തന്നെ കാണുന്നു, മറ്റുള്ളവരുടെ സുഖത്തെ തന്റെ സുഖമായി കാണുന്നു. അല്ലെങ്കിൽ തന്റെ സുഖം പോലെ തന്നെയാണ് മറ്റുള്ളവരും സുഖത്തെ കാംക്ഷിക്കുന്നത്, തന്റെ ദുഃഖം പോലെ തന്നെയാണ് മറ്റുള്ളവരും ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവൻ, അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠനായ യോഗി അഭിപ്രേത സർവയോഗിനാം മധ്യ നമ്മളെ പറഞ്ഞു തരുന്നത്. അപ്പോ ഇവിടെയാണ് ഇവിടെ ഗീതോപദേശത്തിന്റെ ഒരു പ്രത്യേകത. മറ്റു ഭാഗങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകത. ഈ തരത്തിൽ ഒരു യോഗി മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കണ്ട് സ്വന്തം ദുഃഖം നിവർത്തിക്ക് പരിശ്രമിക്കുന്നത് പോലെ മറ്റുള്ളവരുടെയും ദുഃഖനിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുമ്പോൾ യോഗിക്ക് പ്രപഞ്ചത്തെ വിസ്മരിച്ച് സമാധി നിഷ്ഠയിലിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരില്ല, മറ്റുള്ളവരുടെ ദുഃഖമില്ല. അപ്പോൾ യോഗി വ്യവഹാരത്തിലേക്ക് വന്ന്, സമൂഹത്തിലേക്ക് വന്ന് മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയുള്ള ഉപായങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവനാണ്, ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല, അങ്ങനെ ചെയ്യുന്നവനാണ് പരമോമത, ഏറ്റവും ശ്രേഷ്ഠനായ യോഗി എന്നാണ്. അപ്പോ യോഗിയുടെ ആ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിന് പ്രാധാന്യം. അതുകൊണ്ട് ആധുനിക വ്യാഖ്യാതാക്കൾ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ യോഗിയുടെ ആ സാമൂഹിക പ്രതിബദ്ധത അതിന് ഊന്നൽ കൊടുത്താണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ യോഗിക്ക് ഒരിക്കലും പ്രപഞ്ചത്തിൽ നിന്ന് മാറി നീക്കാൻ ഒക്കത്തില്ല, പ്രപഞ്ചത്തെ വിസ്മരിച്ച് സമാധി നിഷ്ഠയിൽ ഇരിക്കാനൊക്കത്തില്ല, മറിച്ച് തൻ്റെ തനിക്കൊപ്പം മറ്റു മനുഷ്യരെയും കാണണം. അപ്പോൾ യോഗിയുടെ ലോകക്ഷേമ പ്രവർത്തനം, ഭാഷകാരൻ പോലും ഒരു ഭാഗം മാത്രം പറയുന്നതാണ് അഹിംസകഹ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഒന്നിനെ ഹിംസിക്കുന്നില്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള ഭാഗത്തിലേക്ക് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. മറ്റു ചിലർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതെന്താണ്? മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സമാധിയിലിരുന്നാലും ഒരാൾക്ക് അഹിംസകനായിരിക്കും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ സമാധി ഇരുന്നാൽ പോരാ, ഉണർന്നു വരണം, മനുഷ്യർക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ആചാര്യസ്വാമികൾ അങ്ങനെ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാത്തത്, അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ തന്റെ സിദ്ധാന്തം എന്താണ്, അതിന് ദോഷം വരും എന്ന് കരുതിയിട്ടാണ് സർവകർമ്മ സന്യാസി. അപ്പോൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ സർവകർമ്മ സന്യാസത്തിന് ഭംഗം വരും, ജ്ഞാനകർമ്മ സമുച്ചയം വരും, ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ കണ്ടുകൊണ്ട് എന്ത് പറയുന്നു? എന്ന കസ്റ്റിജിത് പ്രതികൂലമാചരതി, ആർക്കും പ്രതികൂലമായി ഒന്നും ചെയ്യുന്നില്ല, അഹിംസകനായിരിക്കുന്നു. അനുകൂലമായി എന്തെങ്കിലും ചെയ്യണം, അതും അതിന്റെ ഭാഗമാണ്. കാരണം ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാൻ പറയുന്നത് തനിക്ക് തുല്യമായി മറ്റുള്ളവന്റെ ദുഃഖത്തെയും സുഖത്തെയും കാണും എന്ന് പറയുമ്പോൾ മറ്റുള്ളവന്റെ താൻ എന്താണ് ചെയ്യുന്നത്, യോഗി എന്താണ് ചെയ്യുന്നത്, തന്റെ സുഖപ്രാപ്തിക്കും ദുഃഖ നിവൃത്തിക്കും വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതേ പരിശ്രമം തന്നെ യോഗി മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ ബാധ്യസ്ഥനാണ്, മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടിയും പരിശ്രമിക്കുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം. ആ ഒരു ഭാഗത്തിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധ്യാത്മിക സന്ദർഭങ്ങൾ, ഉപദേശ സന്ദർഭങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ കുറവാണ്. അത് വരുന്ന ഒരു ഭാഗമാണ് ഒരു യോഗി എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ. സമൂഹത്തെ മറന്നിട്ട് സമൂഹത്തെ വിസ്മരിച്ചിട്ട് ജീവിച്ചാലേ യോഗിയാവും. സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ യോഗനിഷ്ഠയ്ക്ക് ഭംഗം വരും. ഈ തരത്തിലാണ് കൂടുതലും പ്രചരിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഉപദേശം അതിന് വിരുദ്ധമായിട്ടാണ്. അങ്ങനെയല്ല, തനിക്ക് തുല്യമായിട്ട് തന്നെ മറ്റുള്ളവരെയും കാണും, താൻ തൻ്റെ ദുഃഖ നിവൃത്തിക്ക് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തിക്കും പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഏത് കാലത്തേക്കും യോജിച്ചതും ഗീതയിലെ ഒരപൂർവതയാണ്, ഗീത ഉപദേശത്തിലെ ഒരപൂർവതയാണ്. ഇത്തരത്തിൽ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കുക, സമൂഹത്തിന്റെ നന്മയെക്കുറിച്ച് അവരെ കുറിച്ച് ചിന്തിപ്പിക്കുക, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയെല്ലാം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഈ നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ വിരളമാണ്. അതിലൊരു ഭാഗമാണ് യോഗിയായതുകൊണ്ട് അവന് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന്റെ യോഗത്തിന് ന്യൂനത വരും. അത്തരം ധാരണകളിൽ നിന്ന് മാറിയുള്ള ഒരു ചിന്തയാണ്. തനിക്ക് തുല്യമായി താൻ തന്റെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുക, അതാണ് ആ യോഗിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. ആ യോഗിയാണ് യോഗികളിൽ വച്ച് ശ്രേഷ്ഠനായ യോഗി. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമാണ്. അത് പ്രത്യേകം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഈ ആധ്യാത്മികതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വളരെ പ്രബലമായും വളരെ പ്രസിദ്ധമായും ഇരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അതിനിവിടെ നിരാകരിക്കുകയാണ്. യോഗി ഒരിക്കലും സമൂഹത്തിലേക്ക് നോക്കാൻ പാടില്ല, അയാൾ സമൂഹത്തെ വിസ്മരിച്ചു തന്നെ ഇരിക്കുന്നു, ആത്മനിഷ്ഠനായിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാട്, അപ്പൊ സർവകർമ്മ സന്യാസം എന്നെല്ലാം പറയുമ്പോൾ ആ തരത്തിലെടുക്കുക. കാരണം എപ്പോഴും ലോകത്തെ മറന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയിലിരിക്കേണ്ടി വരും. അല്ലാതെ ലോകത്തെ മറക്കാൻ ആകത്തില്ല. കാരണം ഉണർന്നു കഴിഞ്ഞാൽ അവന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ലോകത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ലോകത്തെ വിസ്മരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലേ പറ്റൂ. എങ്ങനെ? സമാധിയിൽ തന്നെ ഇരിക്കും, ഉണരാൻ പാടില്ല. ഒരു കൽപ്പ സമാധിയിൽ തന്നെ ഇരിക്കും. പക്ഷെ അത് സാധാരണക്കാരന് സാധ്യവുമല്ല. ഒരാളിനി വളരെ പരിശീലിച്ച് അയാൾക്ക് സമാധി എന്ന് പറയുന്ന അനുഭവം ഉണ്ടായാലും ശരി, വീണ്ടും അയാൾക്ക് അവരുടെ പ്രാരബ്ധം കൊണ്ട് ബഹിർമുഖനാകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് പഴയാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പലരും ഭിക്ഷയെടുത്ത് ജീവിച്ചോളുക, മറ്റ് യാതൊരു തരത്തിലുള്ള മറ്റ് കർമ്മങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാതിരിക്കുക, കേവലം ഭിക്ഷ മാത്രം സ്വീകരിച്ചിട്ട് വീണ്ടും സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യോഗിക്ക് സമൂഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ല. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെക്കുറിച്ച്. അത് പറയുന്നത് സന്യാസിക്കല്ല, ഗൃഹസ്ഥന് വേണ്ടി. ഗൃഹസ്ഥൻ അതൊക്കെ ചെയ്യും. വാപി ഭൂപത്തടാകാതി എന്നെല്ലാം പറഞ്ഞ് പറയും. അതായത് സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പൊതുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗൃഹസ്ഥധർമ്മമാണ്, സന്യാസിയുടെ ധർമ്മമാണ്. പക്ഷെ ഇവിടെ അത് യോഗിയുടെ സന്യാസിയുടെ ധർമ്മമായിട്ടാണ് ഗീത പറയുന്നത്. അതാണ് ഗീതയുടെ പ്രത്യേകത. അത് ഇനിയും പറയും. എന്താണ്? സന്യാസിയായാൽ കൂടി നിത്യകർമ്മങ്ങളെ യജ്ഞോ ദാന തപ കർമ്മ യജ്ഞദാനാദി കർമ്മങ്ങളെ ഉപേക്ഷിക്കരുത്, അനുഷ്ഠിക്കണമെന്ന് തന്നെ പറയും. അപ്പോൾ കൂടുതൽ കാലോചിതമായ ഉപദേശം അതിതാണ്. അതുകൊണ്ട് തന്നെ പല നമ്മുടെ സന്യാസിമാർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. പലാചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ ആശുപത്രിയും സ്കൂളും ഒന്നും ഉണ്ടാക്കുന്നത് സന്യാസിയുടെ ധർമ്മമല്ല. സന്യാസം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും അല്ല യഥാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ. ഹിമാലയത്തിൽ പോയി ഭിക്ഷയെടുത്ത് കഴിയുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊന്നും സന്യാസമായിട്ടൊരു ബന്ധമില്ലെന്ന്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ. അതൊരാളെ സന്യാസത്തിൽ നിന്നും ഇത് അത്തരൊരു കാഴ്ചപ്പാടുള്ളതാണ്. ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ആന്തരിക സംഘർഷം ഉണ്ടാക്കും. നമ്മൾ ശരിയായ സന്യാസത്തിൻ്റെ പാതയിൽ അല്ലല്ലോ. നമ്മൾ സ്കൂൾ നടത്തുന്നു, ആശുപത്രി നോക്കുന്നു. അപ്പോൾ ശരിയായ സന്യാസം എന്ന് പറയുമ്പോൾ ഇനി വീണ്ടും സന്യസിക്കേണ്ടി വരും ഇതൊക്കെ വിട്ടിട്ട്, അങ്ങനെയൊരു ചിന്താഗതി. കാരണം അങ്ങനെ പലരും പല ശാസ്ത്രങ്ങളും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്കേ ഉള്ളൂ ബുദ്ധിമുട്ട്, അല്ലാത്തവർക്കതില്ല. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ പറയുന്നു, അങ്ങനെയൊക്കെ വായിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയൊരു ബുദ്ധിമുട്ട് വരും. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നു? അപ്പോൾ സന്യാസം ഇതല്ലേ, ഇനിയൊരു സന്യാസമുണ്ടോ ഇതൊക്കെ വിട്ടിട്ട്? അപ്പം നമ്മളിതിൽ ഒന്ന് അകപ്പെട്ടു പോയതാണ്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു, ഇത് വിട്ടുപോകാനും കഴിയുന്നില്ല. അങ്ങനെയൊരു സംഘർഷം പലയിടത്തും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്യാസിമാരുമായിട്ട് സ്വകാര്യമായി സംഭാഷണം നടത്തുമ്പം അവർ പറയും, പ്രാരബ്ധം എന്നെ വിടുന്നില്ല, ഇതൊക്കെ വിട്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഹിമാലയത്തിലേക്ക്, പക്ഷെ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഭാരമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ദുഃഖമായിട്ടും യഥാർത്ഥ സന്യാസം അല്ലാതെയും എന്നാൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്തു പോകുന്നതായിട്ടും. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശമായിട്ടിപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ഇത് സന്യാസമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ധരിച്ചിരിക്കുന്നവരുണ്ട്. കാരണം അങ്ങനെ പല ആചാര്യന്മാരും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വർത്തമാന ജീവിതമായിട്ടുള്ള ഒരു പൊരുത്തക്കേട്. അത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തന മധ്യത്തിലിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചില വിരക്തിയൊക്കെ കാണിക്കും. വിരക്തി കാണിച്ചാലും വിരക്തിയിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, വീണ്ടും ഇതിലേക്ക് വന്നുപോകും. അങ്ങനെയൊക്കെയുള്ള ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള ചില ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ അതാ, അതൊന്നു മാത്രമേ ഉള്ളൂ ഈ ഭാഗം ചിന്തിക്കാത്തതുകൊണ്ടാണ്. അതായത് ഈ ആശുപത്രി കെട്ടുന്നതും സ്കൂൾ കെട്ടുന്നതും എന്തായാലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക, അതും ആധ്യാത്മികത, അത് സന്യാസം തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അതിന് പ്രമാണമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഒരു യോഗി തൻ്റെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയും പരിശ്രമിക്കണം. എന്തുകൊണ്ട്? ആത്മോപന്മേന സർവത്ര സമം പശ്യതി. സമം എന്ന് പറയുന്ന ബ്രഹ്മമാണ്, പക്ഷേ ആ ബ്രഹ്മത്തെ തനിക്ക് തുല്യമായി കാണും. താനും അത് തന്നെയാണ്. അതുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആശുപത്രി കെട്ടുന്നതോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടുന്നതോ ഒന്നും ഈ ഒരുവന്റെ ആത്മീയ സാധനയ്ക്കെതിരല്ല, അവന്റെ യോഗനിഷ്ഠയ്ക്കും എതിരല്ല. ഇപ്പൊ ചെറിയ വിചാരിക്കും ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട്, ഞാനിവിടെ വന്നിരുന്ന് പറയുന്നു, അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, ഇത് ഒരാശയമാണ്. ഇതേ പറഞ്ഞു ഈ ആശയത്തെ പലരും അവഗണിച്ചതാണ്. ഇത്തരം ഒരാശയത്തെ വിസ്മരിച്ചിട്ട് ഒരു ഭാഗം മാത്രം എടുക്കും. പക്ഷെ ഇവിടെ ഗീത അതാണല്ലോ, ഗീത ഒരു സമന്വയ ശാസ്ത്രം എന്ന് പറയുന്നു. അതെല്ലാത്തിനും സമന്വയിപ്പിക്കുന്നു, ജീവിതത്തിന്റെ എല്ലാ ഭാവങ്ങളെയും അത് സമന്വയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യോഗിയുടെ സാമൂഹിക പ്രതിബദ്ധത അതൊരിക്കലും അയാളുടെ യോഗനിഷ്ഠയ്ക്ക് എതിരാകുന്നില്ല എന്നാണ്. പിന്നെ ഇതിൽ ഉള്ള അപകടങ്ങൾ അതും തിരിച്ചറിയണം. കാരണം ഇപ്പോൾ പലരും അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ പോയി സ്വയം കണ്ണുനീരും മറത്ത് കഴിയുന്ന ഒരവസ്ഥ വരും. അത് വരാനും പാടില്ല. അത് അങ്ങനെ ഒരവസ്ഥ വരരുത്. അതിനുള്ള പാഠങ്ങൾ വേറെ ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇത്തരം പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ അവൻ എന്തു ചെയ്യും, ആ സമൂഹത്തിന്റെ ഭാഗമായി മാറി പതിച്ചു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ മറ്റൊരു നിഷ്ഠയെക്കുറിച്ച് പറയുന്നത്. അത് മറ്റൊരു കാര്യം. അതേസമയം ഇത് ഈ പറയുന്ന തരത്തിൽ സ്വന്തം ദുഃഖവും മറ്റുള്ള ദുഃഖത്തും തുല്യമായി കാണുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ ദുഃഖം നിവർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന എന്താണ്, അവര് അകാരണം ദയാസന്ധുക്കളാണ്. പ്രത്യേകിച്ച് നിമിത്തമൊന്നും ഇല്ലാതെ തന്നെ അവർ സർവ ജീവന്മാരിലും കരുണാവർഷം ചെയ്യുന്നു. അവർ ദയാസന്ധുക്കളാകുന്നു എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ട്? മറ്റുള്ളവർ ദയ അർഹിക്കുന്നിടത്താണല്ലോ, കരുണ ആവശ്യമുള്ളിടത്താണല്ലോ അത് ചൊരിയേണ്ടത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, സമൂഹത്തെ നോക്കി മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ സ്വീകരിക്കുന്നു. പരമാർത്ഥത്തിൽ അന്യനില്ല, പരമാർത്ഥത്തിൽ ദുഃഖ നിവൃത്തിയില്ല, അതെല്ലാം പരമാർത്ഥമാണ്. പക്ഷേ വ്യാവഹാരികമായ തലത്തിൽ അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ താൻ ദുഃഖ നിവൃത്തനാണെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖ നിവൃത്തി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ കാണണം എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണിത്. സയോഗി പരമോമത. അങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖത്തെ കാണുകയും മറ്റുള്ളവരുടെ സുഖത്തെ കാണുകയും അത് താൻ എങ്ങനെയാണോ തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് അനുകൂലമായും താൻ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗിയുടെ അവസ്ഥ എന്നിവിടെ ഭഗവാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഇത് ആണ് അതിൻ്റെ ഏറ്റവും പ്രബലമായൊരു പ്രമാണം. അങ്ങനെ അതുകൊണ്ട് ആരുടെയും മനസ്സിന് ആശയക്കുഴപ്പം വരേണ്ട കാര്യം, ഇതെല്ലാം ആത്മീയമാണോ, ഇതെല്ലാം വ്യവഹാരമല്ലേ, ഇതിൽ നിന്നും വിട്ട് സമാധിയിലിരിക്കുന്നതിൻ്റെ ആത്മീയത എന്നൊരാശയക്കുഴപ്പം വരേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പ്രമാണത്തെ പക്ഷേ പലരും ആധ്യാത്മിക മാർഗത്തിൽ പോകുന്നവരെന്നതിനെ അവഗണിച്ചു കളയുന്നു, ഇതിനെ കാര്യമായി എടുക്കുന്നില്ല. ഇത്രയും മഹത്തായൊരു ശാസ്ത്രം, ഇത്രയും മഹത്തായൊരു ഉപദേശം ഗീതയിൽ ഉണ്ടായിരുന്നിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിച്ച പലരും ഇത് കണ്ടില്ലെന്ന് അടിച്ചിരിക്കുകയാണ് പല വ്യാഖ്യാതാക്കളും. അതുകൊണ്ട് മനുഷ്യന് നന്മ ചെയ്യണമെന്നുള്ള ഭാഗം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക, അങ്ങനെ മനുഷ്യന് നന്മ ചെയ്യണമെന്നുള്ളൊരു ഭാഗത്തെ അവഗണിച്ചിരിക്കുകയാണ്. ഇവിടെ ഭാഷകാരൻ പോലും പറഞ്ഞ എന്താണോ, മറ്റുള്ളവരെ ഹിംസിക്കുന്നില്ല അത്രമാത്രം, ഒരു നിഷേധാത്മകമായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ളൊരു ഭാഗം ഇവിടെ വ്യാഖ്യാനിച്ചിട്ടില്ല, അതിനൊരു പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിച്ചിട്ടില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയുണ്ട്. ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നിവർത്തിച്ചാലും മതി, ഒന്നും ചെയ്യാതിരുന്നാലും അത് ഉപദ്രവം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കില്ല. അത്രവരെ ഭാഷകാരും അഹിംസ. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കാനും പറ്റും. കാരണം ഇങ്ങനെയൊരു ശാസ്ത്രം നിലവിലിരിക്കുകയാണ്. നമ്മുടെ ഈ ശങ്കരാചാര്യന്മാരും പുരോഹിതന്മാരും എല്ലാം ഇവിടെ ഈ എല്ലാ അസമത്വങ്ങളും അതിനെല്ലാം വളം വെച്ചു കൊടുത്തത്. ഇത്തരം ഒരു ശാസ്ത്രം നിലനിൽക്കുകയാണ്. വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് സന്യസിക്കാൻ പാടില്ല, ചിലർക്ക് സന്യസിക്കാം, ഇങ്ങനെയുള്ള എല്ലാ അനാചാരങ്ങളും എല്ലാം സമർത്ഥിച്ചത് ഇത്തരം ആശയങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ പോകാത്തതുകൊണ്ടാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്തിന് ഇതിനെ കാലാനുസൃതമായി ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ ലോകത്തിന് നന്മ ചെയ്യുക എന്ന് പറയുന്ന വശത്തിനാണ്. അതിനുള്ള ഏറ്റവും പ്രബലമായൊരു പ്രമാണമാണിത്. അതുകൂടെ വളരെ വ്യക്തമായും പറയും. ഇതിൽ കൂടുതലത് പറയാനില്ല. തൻ്റെ സുഖത്തിന് തുല്യമാണ് മറ്റുള്ളവന്റെ സുഖം, തന്റെ ദുഃഖത്തിന് തുല്യമാണ് മറ്റുള്ളവന്റെ സുഖം. അതറിയുന്നവനാണ് ശരിയായ യോഗി എന്ന് പറയുമ്പോൾ അവിടെ അറിയുന്നത് പ്രവർത്തിക്കണമല്ലോ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായൊരു പ്രമാണം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ അത് കണ്ടില്ലെന്ന് നടിച്ചു അല്ലെങ്കിൽ വിസ്മരിച്ചു പോയി. അതാണ് നമ്മുടെ ഈ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വന്ന ഏറ്റവും വലിയ അധപതനം. അതാണ് ഇത്തരം ഭാഗങ്ങളെ അവഗണിക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് കാണിക്കുക. അതാണ് അതുകൊണ്ട് ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് മനുഷ്യർക്ക് ദ്രോഹവും ഇവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കണം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗം എന്നാണ് ഇവിടെ പറയുന്നത്. സയോഗി പരമോ മത ഉത്കൃഷ്ടോ മതോ അഭിപ്രേത സർവയോഗിനാം മധ്യേ എന്നോടി ഭാഷകാരൻ. വേറെയും യോഗികളുണ്ട്, ആ യോഗികളിലെല്ലാം വച്ച് മധ്യത്തിൽ വച്ച് അങ്ങനെയുള്ള ഒരു യോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അർജുന അല്ലയോ അർജുന യഹ ഏതൊരുവനാണോ ആത്മോപമ്യേന തനിക്ക് സമമായി തനിക്ക് തുല്യമായി സർവത്ര സർവരിലും സർവപ്രാണികളിലും സമം പശിതി തുല്യമായി കാണുന്നത് എന്താണോ സുഖം വാ യതിവാ ദുഃഖം സുഖമോ ദുഃഖമോ അന്യരുടെ സർവത്ര സർവപ്രാണികളിലും സർവരിലും സുഖമോ ദുഃഖമോ സമമായി കാണുന്നത് സുഖം വാ യതിവാ ദുഃഖം സമം പശ്യ തുല്യമായി കാണുന്നത് സയോഗി ആ യോഗിയാണ് പരമോമത സർവയോഗികളിലും വച്ച് ശ്രേഷ്ഠനായ യോഗി. അപ്പൊ ഇവിടെ ആ യോഗിയുടെ ശ്രേഷ്ഠമായ കർത്തവ്യം ഇതാണ് എന്ന് പറയുകയാണ്. മറ്റുള്ളവരുടെ ദുഃഖം തന്റെ ദുഃഖം നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയും പ്രവർത്തിക്കുക. ആത്മോപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യതി വാ ദുഃഖം അയോഗി പരമോ മത. യോഗത്തിന്റെ എല്ലാ സാധനങ്ങളും യോഗ പ്രക്രിയകളും വളരെ വിശദമായി വിശദീകരിച്ചു. എന്നിട്ട് യോഗത്തെ ഭഗവാനോട് ഉപസംഹരിച്ചത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. യോഗിയുടെ സമാധി നിഷ്ഠയെക്കുറിച്ചും പറഞ്ഞു, പല ഭാഗങ്ങളും പറഞ്ഞു. പക്ഷെ ഉപസംഹരിച്ചപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞാണ് ഉപസംഹരിച്ചത്? ആ യോഗിയുടെ അന്തിമമായ നില അത് ഭഗവാൻ സ്വയം തന്നെ പറയുന്നത് എന്താണോ? പരിത്രാണായ സാധുവിന വിനാശായ ചതുഷ്കൃതം. അപ്പൊ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ആ പ്രവർത്തനമാണ് യോഗിയുടെ ഏറ്റവും പരവുമായ നില എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ യോഗം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യോഗമാർഗത്തിൽ ഇവിടെ നിർദ്ദേശിക്കുന്നതായ ആ യോഗമാർഗത്തിലൂടെ ഒരാൾ പ്രവർത്തിച്ച് ആത്മനിഷ്ഠനായിരുന്നാലും അയാളുടെ അയാൾ കൃതകൃത്യനായി തീർന്നു കഴിഞ്ഞാലും ഭഗവാൻ പോലും ചെയ്യുന്ന എന്താണോ, വീണ്ടും ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നു, മനുഷ്യ ശരീരം എടുത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ യോഗിയും ചെയ്യേണ്ടതാണ്, കർത്തവ്യമായി നിർദ്ദേശിക്കുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് അതിലൊരു പ്രധാന ഭാഗമുണ്ട്. ഇവിടെ പറയുന്നതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരും ലോക നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയും ഗുഹയിലിടും തപസ് ചെയ്യുന്നവനും ലോക നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, അതും ഫലത്തിൽ ലോക നന്മയ്ക്ക് ഉപകരിക്കുന്നു. സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനും ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഒരു പ്രധാനമായ കാര്യം അതല്ല, പ്രാധാന്യം കൊടുക്കുന്നു. മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും തൻ്റെതായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിനല്പം വ്യത്യാസമുണ്ട്. സാധാരണ ഗുഹയിലിരുന്ന് തപസ് ചെയ്യുന്ന യോഗി സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരില്ല, മറ്റുള്ളവരുടെ സുഖവും ദുഃഖവുമില്ല. പക്ഷെ ആ തപസ് നന്മയ്ക്കായി പരിണമിക്കുന്നു എന്നുള്ളതേ. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, ലോകത്തെ കാണണം, ലോകത്തെ കണ്ടുകൊണ്ട് സുഖത്തെയും ദുഃഖത്തെയും തിരിച്ചറിഞ്ഞ് അതെങ്ങനെയാണോ അതിൻ്റെ നിവൃത്തിക്കും പ്രാപ്തിക്കും വേണ്ടി താൻ പ്രവർത്തിക്കുന്നത് അതുപോലെ ലോകത്തിന് വേണ്ടിയും പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സമൂഹത്തിൽ നിന്ന് വിട്ടിട്ടല്ല, സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിനൊരു സവിശേഷതയാണ്. അത് കേവലമായ തപസ് കൊണ്ട്, ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞുള്ള തപസ് കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവിടെ മറ്റുള്ള സുഖദുഃഖങ്ങളെ കാണുന്നുണ്ട്. തപസ് ലോകത്തിന് ഗുണകരമായി തീരുന്നു, അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ലോകത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ലോകത്തിന് വേണ്ടി അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മറ്റ് യോഗികളെക്കാൾ ഇയാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞത്. മറ്റ് യോഗികളെന്ന് പറയുമ്പോൾ ആരാണ്? ആ ഗുഹയിലിരുന്ന് തപസ് ചെയ്യുന്നവരാണ്, ലോകത്തെ വിസ്മരിച്ച്. അവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്, അവരുടെ തപസ്സും ലോകമംഗളത്തിന് ഉപകരിക്കുന്നു. പക്ഷെ അതിനും എത്രയോ ശ്രേഷ്ഠമാണ് ഒരു യോഗി സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാൻ അതാണ് ചെയ്യുന്നത്, അതാണ് പറയുന്നത്. സംഭവാമി, ഓരോ കാലങ്ങളിലും ഞാനത് ചെയ്യുന്നു, സമൂഹത്തിലേക്ക് വരുന്നു, സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ ദുഃഖത്തെ നിവർത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ആ അത് പറഞ്ഞിട്ടാണ് യോഗ നിഷ്ഠയുടെ അവസാനിപ്പിക്കുന്നത്, അതുവരെ എത്തിക്കുന്നു. വീണ്ടും ആ യോഗിയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ സ്വയം അനുഷ്ഠിക്കുന്നതും അതാണ്. ഇന്നത്തെ രീതിയിലല്ലെങ്കിലും ആ കാലത്തിന് അനുസൃതമായ രീതിയിൽ ഭഗവാനും പ്രവർത്തിച്ചതാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് സ്വയം മാതൃകയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അത്രയും അതുകൊണ്ട് യോഗം അവിടെയാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ ആ സാമൂഹിക പ്രതിബദ്ധതയിലാണ് യോഗം പൂർത്തിയായിത്തീരുന്നത്. ആ രീതിയിൽ ഗീതയെ വ്യാഖ്യാനിച്ച പലരും അത് ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രതിബദ്ധതയിൽ അതിനെ കൊണ്ടൊന്നും എത്തിച്ചിട്ടില്ല. എത്തിച്ചിട്ടുണ്ട് സമീപകാലത്ത് വ്യാഖ്യാനിച്ചത്. പഴയ സംസ്കൃത പണ്ഡിതന്മാർക്ക് അത്രയും അത് കാലത്തിന്റെ പ്രത്യേകതയാണ്, അവരെ കുറ്റപ്പെടുത്തുകയല്ല. അക്കാലത്ത് അവർക്ക് അത്രയും ചിന്തിക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് അവർ ഇന്ന് നമ്മൾക്ക് തോന്നുന്ന അനീതി എന്ന് പറയുന്ന പലതിനെ അവരന്ന് പിന്തുണച്ചത്. അത് ആ കാലത്തിന്റെ സവിശേഷത. ഇത്രയും യോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ സാധനഗതി, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ധരിച്ചു കഴിഞ്ഞാൽ ഗീത ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് ഉപദേശിക്കാനൊന്നും ഇല്ലാതവർ പറഞ്ഞല്ലോ. ഭാഷ്യക്കാരനും പറഞ്ഞു, ഇവിടെ ശ്രോതാവ് ഒരാളല്ല, അർജുനന്മാരും നിമിത്തം മാത്രമാണ്. ഇത്രയും കൊണ്ട് തൃപ്തിപ്പെടുന്നവരുണ്ട്, പക്ഷെ അങ്ങനെ തൃപ്തിപ്പെടാത്തവരുമുണ്ട്, ഇതിലും നിൽക്കാതെ വരുന്നവർ. അങ്ങനെയുള്ള അധികാരികൾ അർജുനന്മാർ ഒരുപാട് പേരുണ്ട്. അവരെ ഓരോരുത്തരെയായിട്ട് ഇവിടെ ഭിന്ന ഭിന്ന അധികാരികളെയും ഭിന്ന ഭിന്ന ഉപദേശങ്ങളെയും വ്യാസൻ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരികയാണ്, സാധനഗതിയിൽ ഒരു ആരും ഉന്നയിക്കാമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അർജുന ഉപവാച യോയം യോഗസ്ത്വയാ പ്രോക്താഃ സമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാസ്തിതിം സ്ഥിരാം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരൊരു ഉപദേശം, ആ ഉപദേശം മധ്യത്തിൽ വരുന്നൊരു ചോദ്യം, ഇത് ഇങ്ങനൊരു ഉപദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടിയേ തീരൂ എന്നുള്ളൊരു നിർബന്ധത്തെ കാണിക്കുകയല്ല. ഇങ്ങനൊരു ചോദ്യവും വരാം, ഇങ്ങനൊരു ചോദ്യം വരാതെയും ഇരിക്കാം. ഇതൊരു പ്രത്യേക സന്ദർഭത്തെ എടുത്ത് കാണിക്കുകയാണ്. ഇത്രയും വ്യക്തമായി ഉപദേശങ്ങൾ ശ്രവിച്ചാലും ആ ശ്രോതാവ് അതിനെ സ്വീകരിക്കുന്നതിനുള്ള പ്രാപ്തനല്ല എങ്കിൽ ഇത്തരം ഒരു ചോദ്യം വരും. അപ്പോൾ ആ ശ്രോതാവിൻ്റെ നിലവാരമനുസരിച്ചാണ് ചോദ്യം. അല്ല, ആ ശ്രോതാവ് പ്രാപ്തനാണെങ്കിൽ ഇവിടം കൊണ്ട് ഗീത ഉപദേശം തീർന്നു, പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷെ അത് പ്രാപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അയാളെ കൂടുതൽ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത്തരം സന്ദർഭങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇത്തരം അർജുനന്മാർക്ക് വേണ്ടിയിട്ടാണ് അവനോട് ചോദിക്കുന്നത്. ഏതസ്യ യഥോക്തസ്യ സമ്യക് ദർശന ലക്ഷണസ്യ യോഗസ്യ, ഈ പറഞ്ഞതായ സമ്യക് ദർശനമായിരിക്കുന്ന യോഗം ദുഃഖ സമ്പാദ്യതാം ആലക്ഷ്യ. അർജുനൻ ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന അർജുനൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് അർജുനന്മാരുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദുഃഖ സമ്പാദ്യത, ഇത് ദുഷ്കരമാണ്, ഈ ഒരവസ്ഥയെ പ്രാപിക്കുക പ്രയാസകരമാണ്, ക്ലേശങ്ങൾ വേണ്ടി വരുന്നു. അത് കണ്ടിട്ട് ശുശ്രൂഷു ധ്രുവം തത്പ്രാപ്തി ഉപായം അർജുനൻ വാച്ചത്. പക്ഷെ നിശ്ചിതമായിട്ട് വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ഇത് പ്രാപിക്കാൻ പറ്റും. പക്ഷെ അയാൾ നിരാശപ്പെടുന്നു. ഇവിടെ ഈ അധികാരിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും അധികാരിയെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായും ജീവന്മാർ പല സംസ്കാരത്തോടുകൂടിയിരിക്കുന്നു, പല ശ്രേണിയിൽപ്പെട്ടിരിക്കുന്നു, ഓരോരുത്തർക്കും അവരവർക്ക് പറ്റിയ രീതിയിലുള്ള സാധനാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടത്തെ അധികാരിയായിരിക്കുന്ന അർജുനൻ എങ്ങനെ ഈ അവസ്ഥയെ പ്രാപിക്കാം എന്ന് വീണ്ടും ചോദിക്കുകയാണ്. യോയം യോഗസ്ഥയാ പ്രോക്ത സാമ്യന സമത്വേന ഹേമദസൂദന. ഇവിടെ ഉപദേശിച്ചതും സമത്വമായിട്ടാണ്. ശ്രോതാവ് സ്വീകരിക്കേണ്ടത് സമത്വമായിട്ടാണ്, പക്ഷെ അത് എനിക്ക് പറ്റുന്നില്ലെന്നാണ് അർജുനൻ പറയുന്നത്. ഏതസ്യ യുഗസ്യ അഹം ന പശ്യാമിനാപുലഭ. ഇത് അങ്ങ് സാമ്യമായി ഉപദേശിച്ചു, പക്ഷെ സാമ്യമായി എനിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങ് പ്രകടിപ്പിക്കുന്ന ആ സാമ്യത ശ്രോതാവായി എനിക്ക് അത് പറ്റുന്നില്ല എന്ന് പറയുന്നു. അത് ഇവിടെ അർജുനൻ സ്വയം തുറന്ന് സമ്മതിക്കുകയാണ്. എന്തുകൊണ്ട്? ചഞ്ചലത്വ മനസ്സഹ കിം സ്ഥിരാം അചലാം സ്ഥിതിയും. ആ മനസ്സിന്റെ ചഞ്ചലത കൊണ്ട് മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നു. പ്രസിദ്ധമേത ചഞ്ചലം ഇതി ചഞ്ചലം ഹി മനഃകൃഷ്ണ പറയുന്നു. ഈ കാര്യം വളരെ പ്രസിദ്ധമാണെന്നാണ്. മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രസിദ്ധം എന്ന് വെച്ചാൽ എന്താണ്? ഓരോരുത്തരുടെയും അനുഭവത്തിലുള്ളതാണ്. എല്ലാവർക്കും അറിയാം മനസ്സ് അങ്ങനെ നിന്നു തരുന്ന ഒന്നല്ല, അത് ഇളകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഉപദേശത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? സാമ്യേന. അങ്ങ് പറഞ്ഞ ഉപദേശത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ അത് ഞാൻ അംഗീകരിക്കുന്നു. അത് അർജുനൻ മനസ്സിലായി. അത് ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? സാമ്യേന പ്രോക്ത. അങ്ങ് പറയുന്നതിന്റെ മഹത്വം എനിക്ക് മനസ്സിലായി. അതാണ് അപ്പൊ ഗീത ശ്രവിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്നാൽ പിന്നീട് ജിജ്ഞാസ ഉണ്ടാവുക, അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കുക. ഉപദേശിക്കുന്ന ആളിന്റെ ഉപദേഷ്ടാവിന്റെ മഹത്വം, ഉപദേശത്തിന്റെ മഹത്വം എത്രമാത്രം ശ്രേഷ്ഠമാണ്, എത്രമാത്രം ഈടിട്ടുള്ളതാണ് ആ ഉപദേശം എന്ന് മനസ്സിലാക്കുക. അത് അർജുനന് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സാമ്യേന. അങ്ങ് ആ സമത്വ ബുദ്ധിയോടുകൂടി ഉപദേശിച്ച അതിന്റെ മഹത്വത്തെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ മഹത്വത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ആ മഹത്വത്തിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ചഞ്ചലത്വ, എന്റെ മനസ്സതിനെ അനുകൂലിക്കുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഇവിടെ അർജുനന് ഇത്രയും കൊണ്ട് തന്നെ ജ്ഞാനിയാകാമായിരുന്നു. പക്ഷെ അർജുനനോട് ജ്ഞാനിയാകുന്നില്ല. അത് ജ്ഞാനിയാകാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? അപ്പോ കേൾക്കുന്നു, ആ മഹത്വത്തെ മനസ്സിലാക്കുന്നു, സ്വയം അത് ഉൾക്കൊള്ളാതെ തന്നെ ഒരാൾക്ക് ചരിതാർത്ഥനാകാം. അനന്ത് പറയുന്നത് സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് വെച്ചാൽ ആത്മവഞ്ചനാപരമായ ഒരു ചരിതാർത്ഥത. അത് ഈ ആധ്യാത്മിക സാധകന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. സ്വയം ആ നിലയിലെത്തിയില്ലെങ്കിലും ആ നിലയിലെത്തിയെന്ന് ഭാവിച്ചു പോവുക, അങ്ങനെ ഭാവിച്ചു പോകും. അത് എന്തുകൊണ്ടത് മനസ്സിലാക്കും? ഇത് വളരെ ശ്രേഷ്ഠമാണ്, ഉയർന്ന ഒരു തത്വമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, പക്ഷെ തനിക്ക് ആ ഒരവസ്ഥയെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ചരിതാർത്ഥമടയില്ല, ആ കൊള്ളാം, ഞാനും ജ്ഞാനിയാണ് എന്നൊന്ന് സമാശ്വസിക്കുക. അതിനാണ് പറയുന്നത് എന്താണ്? ആത്മവഞ്ചനാപരമായ ചരിതാർത്ഥ. മനസ്സ് തന്നെ തന്നെ ചിലപ്പോൾ വഞ്ചിച്ചുകളയും, സ്വയം തിരിച്ചറിയാൻ പറ്റത്തില്ല. പലരും യോഗിയാണെന്ന് മനപ്പായസം കൊണ്ട് നടക്കും. അത് യോഗിയല്ല എന്നുള്ള വിവരം അവർക്കിപ്പോൾ അറിയാമെങ്കിലും അത് മനസ്സിൻ്റെ ഒരു കോണിലുണ്ടെങ്കിലും സ്വയം തന്നെ പുറമേ ഭാവിച്ച് ചരിതാർത്ഥരാകും, കൃതാർത്ഥരാകും, മുക്തന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയും വന്നു പോകുന്നതാണ് അവനവന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തായാലും ഭഗവാൻ അർജുനനെ തള്ളിവിട്ടില്ല, അർജുനൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സാമ്യേന ത്വയാപ്രോക്തം. അങ്ങ് മഹത്വപൂർണമായി പറഞ്ഞ ഈ കാര്യത്തെ അതിന്റെ മഹത്വത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്കവിടെ എത്താൻ പറ്റുന്നില്ല. ഞാനും ആ മഹത്വം തമ്മിലൊരു ചെറിയ അകൽച്ചയുണ്ട്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വളരെ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ്. എന്താണ്? ഒരു സാധകൻ തന്നെ തന്റെ സ്വന്തം നിലയിൽ തന്നെ തിരിച്ചറിയും, തന്റെ ആ പരിമിതിയെ തിരിച്ചറിയുന്നു. പക്ഷെ ഈ തത്വത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നു. അങ്ങനെ ഒരവസ്ഥ, വളരെ പുരോഗമിച്ച ഒരവസ്ഥയാണ്, ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എന്നാലേ രണ്ടും പറയാൻ പറ്റത്തുള്ളൂ. തത്വത്തെ അതിൻ്റെ യഥാർത്ഥമായ നിലയിൽ അംഗീകരിക്കുക, പക്ഷെ അതിൻ്റെ പരിമിതിയെ ബോധ്യപ്പെടുക. അങ്ങനെ അപ്പോൾ അർജുനനിവിടെ ചരിതാർത്ഥനാകുന്നില്ല, കൃത്രിമമായി സ്വയം ചരിതാർത്ഥനാകുന്നില്ല എന്നർത്ഥം. പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതായത് അങ്ങനെ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ ഒരാൾ അങ്ങനെ സാധനാ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചില ഊരാക്കുടുക്കുകളുണ്ട്, അതിൽ ചെന്ന് വീണു പോകും. ചരിതാർത്ഥ്യമടയും, അവിടെ നിൽക്കും, താൻ കുരുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയത്തുന്നു. അപ്പോൾ അതിന് അത് വരാതിരിക്കാൻ സാധകന്മാരെ വളരെ ഓർമ്മിക്കുന്ന വളരെ അന്തർമുഖമായ ഒരു നിലപാടിനെയാണ് ഇവിടെ അർജുനൻ വെളിപ്പെടുത്തുന്നത്. ഞാൻ അങ്ങയുടെ ആ സമത്വത്തെ അറിയുന്നു, ഉൾക്കൊള്ളുന്നു, പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ടില്ല. ചഞ്ചലത്വ എന്റെ മനസ്സിന്റെ സ്ഥിതി ഇപ്പോഴും കുറച്ച് താഴെയാണ്. കിം എന്ന് വെച്ചാൽ അയാൾക്ക് സ്വയം ഇനിയും അഭ്യാസ വൈരാഗ്യങ്ങളുടെ ആവശ്യമുണ്ട്. ചെല്ലു പറയും, ഇത് സാധാരണ പറയുകയല്ല, പലപ്പോഴും മനസ്സിൽ തോന്നിപ്പോകും പലർക്കും. എന്താണ് ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, മതി, ഇനി ഇതിനപ്പുറമൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ശുദ്ധനാകുന്ന ഒരു വ്യാമോ അത് വരും, അത് വരാൻ പാടില്ല, അത് വലിയ നഷ്ടത്തെ ഉണ്ടാക്കും. പ്രസിദ്ധമേത അടുത്ത ഭാഷകാരം പറയും, ഇക്കാര്യം എല്ലാവർക്കും സ്വയം അനുഭവമുള്ള കാര്യമാണ്, പലരും സ്വയം ചിന്തിക്കുന്നതാണ്. പലപ്പോഴും ഇത്തരം ഒരു മാർഗത്തിലേക്ക് വന്നിട്ട് ഇവിടെ കിട്ടുന്ന ഇത്തരം അല്പമായ കാര്യങ്ങളിൽ തന്നെ ചരിതാർത്ഥ്യം അടഞ്ഞു താൻ വന്ന അതും തന്റെ ലക്ഷ്യമെല്ലാം മറന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആത്മീയ ജീവികൾ, നമ്മളെ പോലെയുള്ളവർ, അവരെ കുറിച്ചാണ് പറയുന്നത്. മധുസൂദന അല്ലയോ ഭഗവാനെ, യോയം യോഗ ത്വയാ സാമ്യേന പ്രോക്ത, ഈ യോഗം ഇതുവരെ വർണ്ണിച്ചതായ ഈ യോഗം നിന്നാൽ സാമ്യേന സമത്വ ബുദ്ധിയോടുകൂടിയാണ് ഉദ്ദേശിച്ചത്. അവിടെ ശ്രേഷ്ഠമായി മഹത്വമായി അങ്ങ് ഉപദേശിച്ചു. വേദസ്യ സ്ഥിരാം സ്ഥിതിം അഹം ചഞ്ചലത്വം നപശ്യാമി, ഇതിൻ്റെ ആ ദൃഢമായ സ്ഥിതി അങ്ങനെ അങ്ങനെയാണോ അവതരിപ്പിച്ചത്, അതേ രീതിയിലുള്ള ആ സ്ഥിതി ചഞ്ചലത്വം നപശ്യാമി, എനിക്ക് കിട്ടുന്നില്ല, ആ അനുഭവത്തിൽ എനിക്ക് ഉറക്കാൻ കഴിയുന്നില്ല, നപശ്യാമി, ആ സ്ഥിതി എനിക്ക് കിട്ടുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം. ഇത് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഒരാൾക്ക് ആന്തരികമായ ആർജവം, അത് കൂടിയ തീരൂ, ഒരിക്കലും ഇല്ലാത്തതൊന്നും ഉണ്ടെന്ന് ഭാവിക്കാൻ പാടില്ല. അങ്ങനെ ഭാവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടാകത്തില്ല. ആ ഒരു പാഠമാണ്. ഇത്രയും ഉപദേശങ്ങൾക്ക് ശേഷം വ്യാസഭഗവാൻ ഇവിടെ ഒരു അർജുനനെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഉപദേശം, ആർജവം എപ്പോഴും നിലനിർത്തുക, എന്നാലും മുന്നോട്ട് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പതിച്ചു പോകും. അർജുനനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവദ്രഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. ചഞ്ചലം ഹിമന കൃഷ്ണ, ചഞ്ചലം ഹിമന കൃഷ്ണ, കൃഷ്ണേരി കൃഷത്തേർ വിലേഖനാർത്ഥസ്യ രൂപം. കൃഷവിലേഖനി എന്ന് പറയുന്ന ഒരു ധാതുവാണ്. സാധാരണ അത് ഉപയോഗിക്കുന്നത് കർഷതി, നിലവും മറ്റു കൊഴുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫലേന കർഷതി, കൃഷിക്കാരൻ കലപ്പ കൊണ്ട് ഒഴുന്നു, അങ്ങനെയും മറ്റുമാണ് ഈ ധാതു ഉപയോഗിക്കുന്നത്, കർഷണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ എന്താണ്? അത് അപകർഷണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. അതാണ് വിലേഖനാർത്ഥസ്യ രൂപം. ഭക്തജന പാപാദിദോഷ അപകർഷണ കൃഷ്ണ. ഈ കർഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വയൽ കർഷണം ചെയ്യുന്ന എന്താണ്, അതിനെ കളകളും മറ്റും മാറ്റി അതിനെ സമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നാണ് കൃഷ്ണ ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ജനപാപാദിദോഷാകർഷണ, ഇവിടെ ആകർഷണം ചെയ്യുക അപകർഷണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ജനങ്ങളുടെ പാപത്തെയും മറ്റും കർഷിച്ചു കളയുന്നു, നിർമാർജനം ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേര് വന്നത്. കറുത്ത നിറമുള്ളവൻ എന്നു അർത്ഥമുണ്ട്. കൃഷ്ണവർണ്ണം എന്നുള്ള അർത്ഥത്തിൽ ഈ ശബ്ദം രൂഢമായി പ്രയോഗിക്കുന്നുണ്ട്, കൃഷ്ണവർണ്ണമുള്ളവൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ ഒരർത്ഥമുണ്ട് ധാത്വർത്ഥം. ശബ്ദ വ്യുത്പത്തി അനുസരിച്ച് ജനങ്ങളുടെ പാപങ്ങളെ നിർമാർജനം ചെയ്യുന്നവൻ. അപ്പോ അർജുനൻ അങ്ങനെ ഒരു സംബോധന ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ്. എന്റെ ഈ മനസ്സിന്റെ ചഞ്ചലതയെ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹം കൊണ്ട് ഒന്ന് പരിഹരിച്ചു തരണം എന്നൊരു സൂചന കൂടി അതിനകത്തുണ്ട് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. തസ്യ സംബുദ്ധി ഹേ കൃഷ്ണ, ഇവിടെ കൃഷ്ണ എന്ന് അർജുനൻ ഭഗവാനെ ഒന്ന് വിളിച്ചു പോവുകയാണ് തന്റെ മനസ്സിന്റെ അസ്ഥിരിയെ കണ്ടിട്ട്. മനഃചഞ്ചലം, ഒരാൾക്ക് എന്താണോ ഈ ലോകത്തിന്റെ മുഴുവൻ അധിപതിയാകാം, ചക്രവർത്തിയാകാം, പക്ഷേ സ്വന്തം മനസ്സിനെ ഒന്ന് നിലയ്ക്ക് നിർത്തുക എന്ന് പറയുന്നത് സ്വരാജ്യസിദ്ധി. അതാണ് സ്വരാജ്യം എന്ന് പറയുന്നത്. സാമ്രാജ്യം ഒരാൾക്ക് സിദ്ധിക്കും. സാമ്രാജ്യം എന്ന് പറയുമ്പോൾ സർവലോകാധിപത്യം ഇതൊരാൾക്ക് നേടാൻ പറ്റും, പക്ഷേ സ്വരാജ്യം സിദ്ധിക്കാൻ പ്രയാസമാണ്. അവന്റെ മനസ്സിന്റെ മേലിലൊരു സ്വാധീനത ഉണ്ടാക്കിയെടുക്കുക, അതിനെ വഴിക്ക് നയിക്കുക എന്ന് പറയുന്നത് ലോകമെല്ലാം നേടിയാലും അത് പ്രയാസമുള്ള കാര്യമാണ്. അത് അർജുനിലൂടെ തുറന്ന് സമ്മതിപ്പിക്കുകയാണ്. മനഃസഞ്ചലം, മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന കേവലം എന്ന് പറഞ്ഞാൽ പോരാ, പക്ഷികാരം പറയുന്നു അത്യർത്ഥം ചഞ്ചലം എന്നാണ്. ഹി എന്ന് പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്താണ് പറയുന്നത്, അത്യർത്ഥം ചഞ്ചലമായിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ നിലയ്ക്ക് നിർത്താൻ വിചാരിച്ചിട്ട് അത് കഴിയുന്നില്ല, ഒട്ടും കഴിയുന്നില്ല. പ്രമാധിക പ്രമഥനശീലം, പ്രമഥനാദി ശരീരം ഇന്ദ്രിയാണിജ ഇക്ഷിപതി പരവശീകരവതി. അതിന്റെ സ്വഭാവം എന്താണ്? പ്രമഥനം, അത് ഇളക്കുന്ന സ്വഭാവമുള്ളതാണ്. പ്രമഥനശീലം, ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനെ ഇളക്കുന്നു? പ്രമഥനാദി മന്ഥനം ചെയ്യുക എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കടയുക എന്നുള്ള അർത്ഥമാണ്. പാലും മറ്റും കടയുണ്ട്, തൈരും മറ്റും, അങ്ങനെയുള്ള കടയുക എന്ന് വെച്ചാൽ വളരെ ക്ഷോഭിപ്പിക്കുന്നതാണ്. എന്തിനെ ക്ഷോഭിപ്പിക്കുന്നു? ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ, കുക്ഷിപതി പറയുന്നു. പരവശീകരവതി, പരവശമാക്കുന്നു. പരവശമാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാധീനം, തനിക്ക് സ്വാധീനം അല്ലാതാക്കി തീർക്കുന്നു, വിഷയാധീനമാക്കുന്നു എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപാദി വിഷയങ്ങളെ ഗ്രഹിച്ച് അതിന് അധീനമായി പോകുന്നു. മനസ്സിന്റെ നിയന്ത്രണങ്ങൾ നിൽക്കുന്നില്ല. ഇന്ദ്രിയം വിഷയാധീനമാകുമ്പോൾ ശരീരം അതിനോട് ചേരുന്നു, അത് മനസ്സിന് അധീനമായി നിൽക്കുന്നില്ല. മറിച്ച് വിഷയങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നു, ശരീരം അതിന്റെ പിന്നാലെ പോകുന്നു, മനസ്സ് അതോടൊപ്പം പോകുന്നു. മനസ്സിന് നിയന്ത്രണം പെട്ടെന്നില്ല. മനസ്സിനാരാ നിയന്ത്രിക്കേണ്ടത്? മനസ്സ് തന്നെ. അതുകൊണ്ടാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ആത്മാന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിക്കണം. മനസ്സ് മനസ്സിനെ നിയന്ത്രിക്കുന്നതിനാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. പക്ഷെ മനസ്സ് അതിന് ഒരിക്കലും ഒരുമ്പെടുന്നില്ല. എന്തുകൊണ്ട്? പ്രമാധീനി, അതിന്റെ സ്വഭാവം അങ്ങനെയായി. അത് ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെയും പിറകെ പോകുന്നു എന്ന് മാത്രമല്ല, ഇന്ദ്രിയങ്ങളെയും ശരീരങ്ങളെയും അത് വലിച്ചുകൊണ്ടും പോകും, അതിന്റെ മുമ്പിലും പോകും പിറകിലും പോകും, രണ്ടു ഭാഗത്തുകൂടി സഞ്ചരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, മനസ്സും ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിക്ക് ശരീരം പോകുന്ന വഴിക്ക് അത് പോകും. ചില സമയത്ത് അങ്ങനെയല്ല, അത് ഇതിനെല്ലാം നയിച്ചുകൊണ്ട് പോകും. ഏത് തരത്തിലായാലും ശരി, അത് ഇളകുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. വിക്ഷിപതി വിഷയങ്ങളിലേക്ക് അതിനെ എടുത്തെറിയുന്നു. അങ്ങനെയുള്ള ഒരാളിന് ഈ പറയുന്ന, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സാമ്യേന, വളരെ സമത്വ ബോധത്തോടുകൂടി ഭഗവാൻ പറഞ്ഞതായ ഉപദേശത്തെ ഇങ്ങനൊരു മനസ്സിനെങ്ങനെ അതിൻ്റെ നിലയിൽ ഉൾക്കൊള്ളാൻ പറ്റും? പറ്റത്തില്ല. അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടായില്ല, അത് ഉൾക്കൊള്ളണ്ടേ? പറ്റുന്നില്ലകിഞ്ച ബലവ പ്രബലം എന്ന കേനജിൻ നിയന്തും ശക്യം. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും ശക്തിമത്തായ ഒന്നാണ് മനസ്സ്. നക്കേന നിയന്ത ശക്തി, മറ്റാരും അതിനെ മറ്റാരും നിയന്ത്രിക്കുന്നതിനുമില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ശക്തവും പ്രാപ്തവുമായിട്ട് വരേണ്ടത് മനസ്സ് തന്നെയാണ്. മറ്റൊരാളും ഇല്ലാതാണ് കുഴപ്പം. ലോകത്ത് മറ്റുള്ളതിനെയൊക്കെ നിയന്ത്രിക്കാൻ മറ്റാരെങ്കിലും കാണും, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സല്ലാതെ മറ്റൊന്നുമില്ല. ആ മനസ്സ് തന്നെ സ്വയം ചഞ്ചല സ്വഭാവമാണ്. അങ്ങനെയുള്ള മനസ്സിനെ പിന്നെ ആ മനസ്സെങ്ങനെ നിയന്ത്രിക്കും? അതിന് കേനയ്ക്കും നിയന്ത്രണം ശക്തി, മറ്റാരും അതിനെ നിയന്ത്രിക്കാനും സാധ്യമല്ല. ദുർനിവാരത്വ, തടയാൻ കഴിയാത്തതാണ്. അതിന്റെ സ്വച്ഛന്തമായ പ്രവൃത്തിക്ക് തടയിടാൻ മറ്റാരുമില്ല. അതല്ലാതെ ആത്മനിയന്ത്രണമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇഞ്ച ദൃഢം തന്തു നാഗവത് അവച്ഛേദ്യം, തന്തു നാഗത്തെ പോലെ നീരാളി, അതൊരു നീരാളിപ്പിടുത്തം എന്ന് പറയുന്നു. ഒരു സങ്കല്പത്തിലുള്ള ഒരു പിടുത്തമാണ്. നീരാളി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നാണ്. കടലിൽ കാണുന്ന ഒരു സാധുജീവി, അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് പഴയ സങ്കല്പം. എന്താണ് അത്? മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ, അതിങ്ങനെ ജീവിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ തന്തു നാഗം എന്ന് പറയുന്നത്, നീരാളി പിടിക്കുന്നത് പോലെ പിടിക്കുന്നത് വെച്ചാൽ ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റത്തി. മനസ്സിന്റെ അധീശനാകുക അത് സാധ്യമല്ല. എപ്പോഴും മനസ്സിന് അധീനനായി പോകുന്നു മനസ്സ് തന്നെ. അതിന് എങ്ങനെ ഇതിൽ നിന്ന് സ്വതന്ത്രനാകും? എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടും? ദൃഢം തന്തു നാഗവ അച്ഛേദ്യം, ആ ബന്ധനത്തെ, തന്തു നാഗത്തിന്റെ നീരാളിയുടെ ബന്ധനത്തെ ഛേദിക്കാൻ സാധ്യമല്ല. തസ്യേവം ഭൂതസ്യ മനസ്സഹം നിഗ്രഹം നിരോധം മന്യേ വായുരിവ. അതുകൊണ്ട് ഈ മനസ്സിന്റെ ഏവം ഭൂതസ്യ മനസ്സ്, അർജുനൻ പറയുന്നു എന്റെ മനസ്സ്, ഭഗവൻ പറയുന്നത് ശരി തന്നെയാണ്, അങ്ങനെ മനസ്സിന്റെ ഒരു സമത്വമായ അവസ്ഥ ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ മനസ്സെന്താണ്? അതിന്റെ നിഗ്രഹം നിരോധം മന്യേ, അതിനെ പിടിച്ചു നടത്തുക, നിയന്ത്രിക്കുക, നിരോധിക്കുക എന്ന് പറയുന്നത് യഥാ വായുഹോ ദുഷ്കരോ നിഗ്രഹ, വായുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരാണ്. എന്തുകൊണ്ട്? വായു അതിന്റെ സ്വഭാവം തന്നെ ചലനമാണ്. അപ്പോൾ ചലനം സ്വഭാവമായിരിക്കുന്ന ഒരു വായുവിനെ പിടിച്ചു നിർത്തുക ആകാശത്തിൽ, അതാർക്ക് സാധ്യമല്ല. അത് ആരുടെയും കൈപ്പിടിയിൽ കിട്ടുന്ന ഒരു വസ്തുവല്ല. അതുപോലെ എന്റെ കൈപ്പിടിയിൽ കിട്ടാത്തതാണ് മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു. നിഗ്രഹവും അപ്പി മനസ്സ് ദുഷ്കരം മഞ്ഞി, അത് അത്യതും ദുഷ്കരമാണ്. അങ്ങനെ ദുഷ്കരമായിരിക്കും ഇരിക്കെ അങ്ങ് പറയുന്നതായ ഈ സമത്വം, സാമ്യാവസ്ഥ ഈ മനസ്സിനെങ്ങനെ പ്രാപിക്കാൻ പറ്റും? അത് അസാധ്യമാണെന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, ഇത്തരം വലിയ തത്വങ്ങളൊന്നും പറഞ്ഞ് വെറുതെ ഈ മനസ്സിനെ മോഹിപ്പിക്കേണ്ട കാര്യം ഇല്ല. ഇതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല, നമ്മളെല്ലാം പറയുന്ന പോലെ ഇതൊന്നും ഒരിക്കലും നടപ്പുള്ള കാര്യങ്ങളല്ല. കാര്യങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ മുന്നോട്ടും പോകത്തുള്ളൂ. ഇന്നും കാര്യമായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെ പോകും. പിന്നെ അങ്ങയുടെ ഉപദേശം അത് ശ്രേഷ്ഠം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് എനിക്ക് പറ്റിയതല്ല, ഉപദേശിച്ചാണ് കൊള്ളാം, യോജിക്കും. ഇത്തരത്തിലാണ് ഇവിടെ അർജുനൻ ആത്മപരിശോധന നടത്തുന്നത്. കൃഷ്ണ അല്ലയോ ഭഗവാനെ, മനഃ മനഃ ചഞ്ചലം ഹി അത്യർത്ഥം ചഞ്ചലമാണ് പ്രമാധി ബലവ് ദൃഢം അത് പ്രബലമാണ് നിരോധിക്കാൻ കഴിയാത്തതാണ് പ്രമാധി ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ദൃഢം അതിനെ നിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ അതിൻ്റെ ഇളക്ക് ശക്തമാണ് അങ്ങനെയുള്ള തസ്യ മനസ്സിൻ്റെ നിഗ്രഹം അതിൻ്റെ നിഗ്രഹം എന്ന് പറയുന്നത് അഹം ഞാൻ വായോഹോ നിഗ്രഹമിവ വായുവിൻ്റെ നിഗ്രഹം എന്നതുപോലെ സുദുഷ്കരം അത്യധികം ദുഷ്കരമാണ് രണ്ടു ഉപസർഗം ചേർത്തിരിക്കുകയാണ് ദുഷ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് അതിനോടുകൂടി സു കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഏറെക്കുറെ അസാധ്യം തന്നെ എന്നുള്ള മട്ടിൽ അതായത് ഇവിടെ അർജുനന്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതെന്താണോ ഈ നിലയിൽ നിന്ന് ഭഗവാൻ പറയുന്ന ഉപായങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ തൻ്റെ മനസ്സിനെ നോക്കിക്കൊണ്ട് തൻ്റെ മനസ്സിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതെന്താണ് ഏറെക്കുറെ അസാധ്യം തന്നെ പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ് നിന്റെ അനുഭവം അതാണെങ്കിലും നിന്റെ മനസ്സിൻ്റെ ഇതിനെ നിഗ്രഹിക്കുന്നതിനുള്ള ഉപായങ്ങളുണ്ട് എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് പക്ഷെ അർജുനന്റെ മനസ്സിൻ്റെ നിലയിൽ നിന്ന് ഇതെന്ന് പറയുന്നത് സ്വയം ഇളകിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണമില്ലാത്ത ഒരു മനസ്സ് ആ മനസ്സിനെ കുറിച്ച് സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഇതേറെക്കുറെ അസാധ്യമാണ് പക്ഷെ ഭഗവാനാണെങ്കിലോ സാമ്യമായ ഒരു മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ പറയും അത് ശരിയാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന് മുന്നോട്ട് മാർഗമില്ല എന്നതിനർത്ഥമില്ല അത് കഴിയും ശ്രമിച്ചാൽ കഴിയും അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അവിടെ ഭഗവാൻ പറയുന്നു ശ്രീ ഭഗവാൻ അസംശയം മഹാബാഹോ മനോന്ദ്രനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ ശ്രീ ഭഗവാൻ വാച ഏവമേതത് യഥാ ബ്രവീഷി നീ പറയുന്നത് ആദ്യം എന്താണ് ആ ശിഷ്യന്റെ നിലപാടിന് അംഗീകരിക്കുകയാണ് ഭഗവാൻ അറിയാം എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത് നീ പറയുന്നത് പോലെ ചഞ്ചലമൊന്നുമല്ല അത് സമമാണ് സമത്വയുക്തമാണെന്ന് ഭഗവാൻ അറിയാം എന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിഷ്യൻ അംഗീകരിക്കത്തില്ല കാരണം സ്വന്തം അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യത്തെ ഒരു മൂഢനോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവനൊരിക്കലും അത് അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ദർശനങ്ങളിൽ ഭേദം വന്നിരിക്കുന്നത് പരമമായ സത്യത്തെ അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ വെളിപ്പെടുത്തുമ്പോൾ പറയും എന്താണ് ഈശ്വരൻ മാത്രം സത്യം മറ്റൊന്നും സത്യമല്ല എന്ന് പറയും പക്ഷെ ഈശ്വരൻ മാത്രം സത്യമാണ് മറ്റെല്ലാം അസത്യമാണെന്നൊരു മൂഢനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു കയർക്കും ഉപദേഷ്ടാവിൻ്റെ കഴുത്തിന് പിടിക്കും ഉപദേശിക്കാൻ പിന്നെ ആള് കാണത്തില്ല ഹിംസിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് അവന് ഈ ശാസ്ത്രങ്ങളിലൂടെയൊക്കെ പല ഭഗവാൻ അവസാന അദ്വൈതം പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ അവസാനം പറയുന്നതിന് മുമ്പ് ദ്വൈതം വിശിഷ്ടാദ്വൈതം പല മാർഗങ്ങളും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യവനെ ബോധ്യപ്പെടുത്തുന്നു അത് ശരി തന്നെയാണ് നീ പറയുന്നത് പോലെ ഇതൊക്കെ സത്യമാണ് അവൻ്റെ അനുഭവം എന്താണ് ഇത് സത്യമാണെന്നാണ് ആദ്യം പറയുന്നു ഇത് സത്യമാണ് അപ്പം അവന് സമാധാനമാവും കാരണം എൻ്റെ അഭിപ്രായത്തെ ഗുരു അംഗീകരിച്ചിരുന്നു അപ്പം അവന് സമാധാനം വരുന്നു ആദ്യം അവൻ്റെ അജ്ഞതയ്ക്കൊരു സമ്മതിപത്രം കിട്ടണം എന്നാലും അവൻ ഗുരുവിനെ അംഗീകരിക്കത്തുള്ളൂ. അവൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നവർ സർവ്വലോകാനുരൂപന്മാരാണ്. മൂർഖനാണെങ്കിൽ അവനോടൊപ്പം നിൽക്കും, ഭ്രാന്തനാണെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കും, സത്താണെങ്കിൽ അവനോടൊപ്പം നിൽക്കും. എല്ലാത്തിനെയും കൈകാര്യം ചെയ്യണ്ടേ? സിംഹമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, ചേരയുണ്ട്, പാമ്പുണ്ട്, നീർക്കോലിയുണ്ട്. ഇതിനെല്ലാം ഒരു കൂട്ടിലിട്ടിട്ട് സർക്കസ് കളിക്കുകയാണ്. അപ്പോൾ ഇതിനോടെല്ലാം ഒപ്പം നിൽക്കുന്നു. ചിലപ്പോൾ പാമ്പിനെയും താലവലിക്കേണ്ടി വരും, മാനിനെയും താലവലിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മൂർഖനോട് പറയും, എന്താണ് സത്യം തന്നെ, ശരി തന്നെ, അല്ലെങ്കിൽ ഉത്തരം പറയുന്ന എന്തെങ്കിലും കഴുത്തിന് പിടിക്കും, പിന്നെ ഉപദേശിക്കാൻ പറ്റത്തില്ല. പിന്നെ മിഥ്യ എന്നുള്ളത് അവസാനേ പറയത്തുള്ളൂ. ഇവന് കഴുത്തിന് പിടിക്കത്തില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ പതുക്കെ ചെവി പറയും, മിഥ്യയാണ്. അപ്പോഴേ അവന് സമാധാനം വരത്തുള്ളൂ. അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതൊരു സർക്കസാണെന്ന് ഞാൻ തിരിച്ചറിയും. ഇതിനെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഓരോന്നിനെയും അതാതിൻ്റെ നിലനിർത്തി കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അവതാരം എന്ന് തന്നെ പറയുന്നത്. ഇനി താഴോട്ട് ഇറങ്ങി വരികയാണ് ഈ മൂർഖന്മാരുടെ ഇടയ്ക്ക് വന്ന്. ഇനി താഴോട്ട് ഇറങ്ങി വരികയാണ്, അല്ല തൻ്റെ നിലയിരുന്നൊന്നും ചെയ്യാനില്ല, ഇവിടെ ഒന്നും ചെയ്യാനുമില്ല. അതുകൊണ്ട് ആണ് ഈ പരവേഷം കിട്ടുന്നത്. അപ്പോൾ ഭഗവാനും അങ്ങനെ തന്നെ ആ പരമാർത്ഥ സത്യത്തെ ഒരിക്കലും മൂർഖനോട് പറയത്തില്ല. അതുകൊണ്ട് അവനോട് പറയും, ഇതൊക്കെ സത്യമാണ്, ഇത് അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, താൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള പരമാർത്ഥ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ. എന്താണ് അസത്യേ പത്മനിസ്തിത്വ എന്നിപ്പോൾ പലതവണയും പറഞ്ഞിട്ടു. നമ്മുടെ ആചാര്യന്മാരുടെയൊക്കെ മതം അതാണ്, അവരസത്യമായ മാർഗത്തിൽ തന്നെ നിൽക്കുന്നു. നിന്നുകൊണ്ട് അതല്ലേ ഭഗവാൻ കള്ളം പറയുന്നു. ഒരുപാട് ഭാഗത്ത് നമ്മൾ കാണുന്നത് കള്ളം പറയും. അസത്യത്തിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് തത് സത്യം സമീഹത, അവിടെ നിന്നുകൊണ്ടേ സത്യത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അവനനുരൂപനായി തീർന്ന അവന്റെ ഭാവത്തിന്റെ രൂപത്തിലൊക്കെ നിൽക്കണം. ഇങ്ങനെ അവൻ ഹിംസിച്ചു കളയും. അപ്പോൾ അവന്റെ ഹിംസയെ ഭയന്നിട്ടാണ് ഭഗവാനും അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അസംശയം നീ പറഞ്ഞേക്കോ പരമാർത്ഥം തന്നെ, എന്നാലേ അടുത്ത് കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ ഉടൻ തിരിഞ്ഞു കളഞ്ഞു. ഗുരുവല്ല എന്ന് പറയും. അപ്പോ ആ മൂർഖത അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇത് സത്യമാണ്, ദ്വൈതം സത്യമാണ്, ഇത് ദ്വൈതമാണ്, പിന്നെ പറയും വിശിഷ്ട അദ്വൈതമാണ് എന്നൊക്കെ പറയും. പരമാർത്ഥത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ അതെല്ലാവരുടെ പറയത്തുമില്ല. ഓരോരുത്തരും വിചാരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞാണ് സത്യം എന്ന് വിചാരിക്കും. ഇവിടെ അർജുനന്റെ ഈ അവസ്ഥയെ കണ്ടിട്ട് ഭഗവാൻ പറയുന്നു, നീ പറഞ്ഞൊക്കെ സത്യം. അപ്പോൾ സമാധാനമായി, തനിക്ക് സമ്മതിപത്രം കിട്ടിക്കഴിഞ്ഞു, താൻ യോഗ്യനാണെന്നുള്ള. എന്നാൽ ഇനി ഇയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നെ അംഗീകരിച്ചത്. ഇതാണ് നമ്മുടെയൊക്കെ നിലപാട്. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പറയുന്നു, അസംശയം നാസ്തി സംശയ. പറഞ്ഞതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്. മനോ ദുർനിഗ്രഹം ചലം ഇത്യത്ര ഹി മഹാബാഹു. ഇത് നിഗ്രഹിക്കാൻ സാധ്യമല്ല, അതാണല്ലോ അർജുനന്റെ അഭിപ്രായം. ചഞ്ചലമാണ്, ഇതാണല്ലോ അഭിപ്രായം. എന്നിട്ട് പിന്നെ ഭഗവാൻ തന്നെ പറയുന്നു, ഇത് നിഗ്രഹിക്കാം. ഇപ്പൊ എന്താണ് പറയുന്നത്? ദുർനിഗ്രഹം സാധ്യമല്ല. എന്തിനാ പറയുന്നു? പിന്നെ സാധ്യമാണെന്ന് പറയുന്നത് എന്തിന്? ആദ്യം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് സാധ്യമാവുമെങ്കിൽ നമ്മൾ ചോദിക്കുക, അതല്ലേ പറയേണ്ടത്, പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു? കാരണം മൂഢനോട് അങ്ങനെ പറയാവും. ആദ്യമേ കയറി. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോഴും സാഹചര്യവും ആരോട് പറയുന്നു, ഏത് സന്ദർഭത്തിൽ പറയുന്നു, ഇതെല്ലാം നോക്കിയിട്ട് അതിനെ സംബന്ധിച്ച് അന്തിമമായ നിർണയങ്ങളിൽ എത്തിച്ചേരാവും. ചിലപ്പോൾ ആ ഒരു ഉപദേശം തനിക്ക് വേണ്ടി പറഞ്ഞായിരിക്കില്ല, വേറൊരുത്തിന് വേണ്ടി പറഞ്ഞായിരിക്കും. അത് അവനെ യോജിക്കുന്നതായിരിക്കും, തനിക്ക് യോജിക്കുന്ന ആയിരിക്കത്തില്ല. അത് വേർതിരിച്ചറിയുന്നതിനുള്ള വിവേകമെങ്കിലും നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ പറയുന്ന പല ഉപദേശങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ആ സന്ദർഭങ്ങളെ, വ്യക്തിയെ, കാലദേശങ്ങളെ എല്ലാം വിഗണിച്ചിട്ട് അതിനെയെല്ലാം പൊതു തത്വങ്ങളായിട്ട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഒരിടത്ത് ചിലപ്പോൾ പറയും, ഒരു ഗുരു ഒരാളുടെ അടുത്ത് പറഞ്ഞു ഹിംസിക്കാൻ പറഞ്ഞു, വേറൊരാളുടെ പറഞ്ഞു ഹിംസിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ തത്വം എന്താണ്? ഹിംസിക്കുന്നതാണോ ഹിംസിക്കാതിരിക്കുന്നതാണ്? ഇത്തരത്തിലുള്ള ചർച്ചകളും വാദങ്ങളും വിവാദങ്ങളും എല്ലാം വരുന്നത് എന്താണ്? ഉപദേശ സന്ദർഭങ്ങളെ, ഉപദേശിച്ച വ്യക്തിയെ ഒന്നും കണക്കിലെടുക്കാത്ത ഉപദേശങ്ങളെ സാമാന്യവത്കരിക്കാൻ ശ്രമിക്കുന്നതിന് വരുന്ന അപകടമാണ്. അതുകൊണ്ട് ഒരിക്കലും മഹാത്മാക്കളുടെ ഉപദേശങ്ങളെ അങ്ങനെ വിവേകമില്ലാതെ സാമാന്യവത്കരിക്കാൻ പാടില്ല. ഓരോ അധികാരിക്കും വേണ്ടിയിട്ട് ഓരോ ഉപദേശങ്ങൾ കൊടുക്കും. ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഭഗവാൻ, മനോ നിർഗ്രഹം, മനസ്സിനെ ഒരിക്കലും നിഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനെ നമ്മളൊരു തത്വമായിട്ട് എടുക്കുക. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇതാണ് പരമാർത്ഥം. അങ്ങനെയല്ല, ഇതൊരു മൂർഖമായ മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി, തൽക്കാലം ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി പറയുകയാണ്. പരമാർത്ഥ സത്യം ഇനി പറയും, എന്താണത് സാധിക്കും. നീ പറഞ്ഞ് ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് താൻ പറയേണ്ട ശരി രണ്ടാമത് പറയും. ആദ്യം ചോദ്യകർത്താവിന്റെ ശരി അംഗീകരിക്കുന്നു, പിന്നെ താൻ പറയേണ്ട ശരിയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അസംശയം. ഈ ഒരു സന്ദർഭം, ഈ ഒരു ആധ്യാത്മിക സന്ദർഭം നമ്മൾ സദാ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അത് അധികാരി ഭേദവും സന്ദർഭവും എല്ലാം അനുസരിച്ച് വേണം ഗുരുക്കന്മാരുടെ ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അസംശയം നാസ്തി സംശയഃ. ഭഗവാൻ പറയുന്നു എനിക്കൊരു സംശയമില്ല. ഭഗവാന് സംശയമില്ലെന്നുള്ള കാര്യം, സംശയമുള്ള ആളാണോ ഭഗവാൻ? അർജുനനോട് പറയുന്നത് തന്നെ നോക്കുക, അതിൽ തന്നെ എന്ത് തമാശയാണുള്ളത്. ഭഗവാൻ പറയുന്നത് എനിക്ക് സംശയമില്ല. അർജുനനെ ബോധ്യപ്പെടുത്തണോ ഭഗവാന്റെ സംശയമില്ലാത്ത അവസ്ഥ? നാസ്തി സംശയ. അപ്പോൾ അത് അർജുനനെ ഉറപ്പിക്കുകയാണ്, ശരി തന്നെയാണ്, നീ ബുദ്ധിമാൻ തന്നെയാണ്, നീ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരി തന്നെ. ഇത്രയൊരു അംഗീകാരം കിട്ടണം കുറഞ്ഞ പക്ഷം, എന്നിട്ട് നമ്മൾ കേൾക്കാൻ നിൽക്കത്തുള്ളൂ. മനോ ദുർദിഗ്രഹം ചെലവിക്കുക ദ്രഹേ മഹാബാഹു പറയാണ്. മഹാബാഹു എന്നുള്ള സംബോധന അറിഞ്ഞാണ്. നീ വലിയ പരാക്രമി തന്നെയാണ്, നീ കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, എല്ലാത്തിനും അംഗീകരിച്ചുകൊണ്ട് മഹാബാഹു എന്ന് വെച്ചാൽ മഹാപരാക്രമി എന്നാണ്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം എല്ലാം ശരി തന്നെയാണ്, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇത്രയും കേട്ടാലേ നമുക്കൊരു സമാധാനം വരത്തുള്ളൂ. അർജുനന് സമാധാനം വന്നു, അതും മുഖഭാവത്തെ എന്ന് ഭഗവാൻ മനസ്സിലായതുകൊണ്ടാണ് അടുത്ത് പറയുന്നത്. ഹിന്ദു അഭ്യാസേനതു അഭ്യാസോ നാമ ചിത്തഭൂമോ കസ്യാഞ്ചിത് സമാന പ്രത്യാവർത്തി ചിത്തസ്യ. അതാണ് അഭ്യാസം. ഇനി അർജുനന്റെ മനസ്സിനൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് ആ മൂർഖതയെ ഒട്ടൊന്ന് ശമിപ്പിച്ചിട്ട് ഭഗവാൻ പറയാണ്, പക്ഷേ അത് സാധിക്കും. പക്ഷേ ഇത് ഭഗവാൻ പറഞ്ഞതുകൊണ്ടും അർജുനൻ ആ സമീപത്തിരുന്നതുകൊണ്ടും, അല്ലെങ്കിൽ ഇത് തന്നെ കുറെ വിശദീകരിക്കേണ്ടി വന്നു. അതായത് അർജുനൻ പറഞ്ഞതിനെല്ലാം വർണ്ണിച്ച് സമർത്ഥിക്കേണ്ടി വന്നില്ല, അത്രയും വേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ അർജുനന് ചിത്തസമാധാനം വന്നു. ആ ചിത്തസമാധാനം വന്നതുകൊണ്ട് പിന്നെ സത്യം പറയുകയാണ്. എന്താണ് ചിത്തഭൂമു കസ്യാഞ്ചിത് സമാന പ്രത്യാവർത്തി ചിത്തസ്യ? അത് സാധിക്കും അഭ്യാസം കൊണ്ട്. കസ്യാഞ്ചിത് ചിത്തഭൂമവും, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ ചിത്തത്തിന് പല ഭൂമികകളുണ്ട്. മനസ്സ് ഏത് നിലയിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് അതിനെ ഭൂമികകളെന്ന് പറയുന്നു. ചിത്ത നിരോധമെന്ന് പറയുന്നത് ഭൂമിക ജയമാണ്. അതായത് മനസ്സിനെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മനസ്സിന്റെ മാറുന്ന തലങ്ങളിലേക്ക് ആ സാധുവിന് എത്തിച്ചേരുക, അതിന് തന്നെയാണ് സമാധി എന്നെല്ലാം പറയുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള പരിശ്രമം അതാണ് ചിത്ത നിരോധം. ഏതെങ്കിലും ഒരു മനസ്സിന്റെ തലത്തിൽ അത് ഈ പറയുന്ന അർജുനന്റെ അത്യധികം ദുർനിഗ്രഹവും ചലവുമായിരിക്കുന്ന ആ ഒരവസ്ഥയിലല്ല, വിക്ഷിപ്തമായ ആ അവസ്ഥയിൽ തന്നെ മനസ്സിൽ ചില നിരോധ ഭൂമിക ഏകാഗ്ര ഭൂമികൾ കണ്ടെത്തണം. അതതിനകത്തുണ്ട്. അതാണ് കസ്യാഞ്ചിത് ചിത്തഭൂമി എന്ന് പറഞ്ഞത്. ചിത്തത്തിന് പല തലങ്ങളാണ്. പറയുന്നുണ്ടോ ചിത്തം വിക്ഷിപ്തം. ക്ഷിപ്തം എന്ന് പറയുമ്പോൾ അർജുനൻ പറയുന്ന അതൊരു നിഗ്രഹമായിരിക്കുന്നത്. പക്ഷെ അവിടെ വ്യാസഭഗവാൻ തന്നെ പറയും അവിടെ തന്നെ ചില വിക്ഷിപ്തമായ അവസ്ഥയുണ്ട്. വിച്ഛിദ്യക്ഷിപതി, അതായത് ഇടയ്ക്കൊരു സമാധാനവും വരും, ഇടയ്ക്കൊരു വിക്ഷേപവും വരും, അങ്ങനെയുള്ള ഒരു തലങ്ങളുമുണ്ട്. അപ്പോൾ ആ വിക്ഷേപത്തിനിടയ്ക്ക് വരുന്ന സമാധാന തലങ്ങൾ അതിനെ കണ്ടെത്തണം. വിക്ഷേപത്തെ അംഗീകരിക്കുന്നു, അത് ഇളകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഏത് ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനും ചില സമയത്തൊരു സമാധാനം വരും. അതാണ് വിക്ഷേപ ഭൂമിക എന്ന് പറയുന്നത്. വിച്ഛിദ്യ ക്ഷിപതി, ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ഒരു ചെറിയ സമാധാനം വരുന്നു. അവിടെ നിന്നാണ് യോഗാഭ്യാസം തുടങ്ങുന്നത്, ചിത്ത നിരോധം തുടങ്ങുന്ന അവിടെയാണ്. അങ്ങനെയുള്ള ഒരു ഭൂമികയാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത്. ചിത്തഭൂമു കസ്യാഞ്ചിത്, അങ്ങനെയുള്ള വിക്ഷേപ ഭൂമിക എന്ന് പറയുന്നു. അതിന് വ്യത്യാസമുണ്ട്. ചിത്തഭൂമികയും വിക്ഷിപ്ത ഭൂമികയും രണ്ട് ഭൂമിയെ കുറിച്ച് പറയുന്നു. അതിൽ ചിത്തഭൂമികയിൽ ഒരിക്കലും സമാധാനം സാധ്യമല്ല, ചിത്തസമാധാനം സാധ്യമല്ല, ഏകാഗ്രത ധ്യാനമൊന്നും പറ്റില്ല. പക്ഷെ വിക്ഷിപ്ത ഭൂമികയിൽ പറ്റുമെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്ക് അല്പസമാധാനം വരും. അതുകൊണ്ടാണ് അതിന് വിക്ഷിപ്തം എന്ന് പറഞ്ഞത്. അത് ക്ഷിപ്തമാകുന്നത് തന്നെ വിട്ടുവിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് എവിടെയൊക്കെയോ സമാധാനമുണ്ട്. അത് ഭാഷ്യകാരൻ പറയുന്നത്, ഒരു യോഗസൂത്ര ഭാഷ്യകാരൻ പറയുന്നത്, സാധാരണ മനസ്സുകളെല്ലാം വിക്ഷിപ്ത മനസ്സുകളാണ്. കുറച്ച് സമാധാനവും വരും, കുറച്ച് അസ്വസ്ഥതയും വരും. അങ്ങനെയുള്ള വിക്ഷിപ്ത മനസ്സിലാണ് യോഗം തുടങ്ങുന്നത്. അവിടെയാണ് ബീജാവാപം ചെയ്യേണ്ടത്. യോഗ ധാരണയുടെ ബീജങ്ങൾ മുളയ്ക്കുന്നത് അവിടെയാണ് എന്ന് പറയുന്നു. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഈ പണി. അങ്ങനെയുള്ള കസ്യാഞ്ചിത് ചിത്തഭൂമവും അങ്ങനെയുള്ള വിക്ഷിപ്തമായ ചിത്തത്തിലെ ചില സമാധാന തലങ്ങളിൽ സമാന പ്രത്യാവൃത്തി, സമാന പ്രത്യയത്തിന്റെ ആവൃത്തി അവിടെ ധ്യാനശീലിക്കുക. സമാനപ്രത്യം ഏകപ്രത്യം ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സമാനപ്രത്യങ്ങളെ ആവർത്തിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ സച്ചിദാനന്ദ ഭാവന, അത് സമാനപ്രത്യാവൃത്തിയാണ്. അവിടെ പ്രത്യയങ്ങൾ മാറി മാറി വരുന്നുണ്ട്, പക്ഷെ സമാനമാണ്. മനസ്സ് ഭാവന ചെയ്യുന്നു, ചിന്മയമായി മനസ്സിനെ ഭാവന ചെയ്യുന്നു, വിക്ഷിപ്തമായി മനസ്സിനെ തന്നെ, അത് തന്നെ സന്മയമായി ഭാവന ചെയ്യുന്നു, ആനന്ദമയമായി ഭാവന ചെയ്യുന്നു. അവിടെ പ്രത്യയങ്ങൾ വേറെയാണ്, സന്മയമല്ല ചിന്മയം, അതല്ല ആനന്ദമയം, പക്ഷെ സമാനമാണ് ഫലത്തിലതൊന്നു തന്നെ. പക്ഷേ പ്രത്യാവൃത്തിയിൽ ഭിന്നങ്ങളായിരിക്കും. ഇതാണ് സമാന പ്രത്യാവൃത്തി. ഇതുപോലെയുള്ള അതേ ആകാവൂ എന്നുള്ളതല്ല, അതുപോലെയുള്ള ഏതെങ്കിലും പ്രത്യാവൃത്തി. നമ്മൾ ദേവനെ സ്തുതിക്കുന്നു, ദേവിയെ സ്തുതിക്കുന്നു, അവിടെയൊക്കെ സമാന പ്രത്യാവൃത്തിയാണ്. സഹസ്രനാമം ചെല്ലുന്നു, ഒരു നാമമല്ല സഹസ്രനാമം, പക്ഷെ ഫലത്തിലെല്ലാം ഒന്നാണ്. പരമമായ താല്പര്യത്തിൽ എല്ലാ നാമങ്ങളും ഒരിടത്ത് തന്നെ ചെല്ലുന്നത്, അത് സമാന പ്രത്യാവൃത്തിയാണ്. വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നു, എത്രയോ നാമങ്ങളാണ് പറയുന്നത്. ചില യോഗി പല നാമങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ മനസ്സിന് ഏകഭാവം വരും, പല പേരുകളല്ലേ പറയും, പല ശബ്ദങ്ങളല്ലേ. പക്ഷെ ആ പല ശബ്ദങ്ങൾ ഒരേ താല്പര്യത്തിൽ ചെന്നെത്തുന്നതുകൊണ്ട് അതൊക്കെ എന്താണോ സമാനപ്രത്യാവൃത്തി, അത് ഏകപ്രത്യാവൃത്തിയല്ല, മറിച്ച് സമാനപ്രത്യാവൃത്തി. തുടക്കത്തിൽ അതാണ് നല്ലത്, സമാനപ്രത്യാവൃത്തിയാണ്. ഏക പ്രത്യാവൃത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി പുരോഗമിച്ചവർക്കേ പറ്റും. ഇത് അവിടെ പല നാമങ്ങളിലൂടെ ഒരു ഭാവത്തിലെത്തിച്ചേരുന്നു, മറ്റത് ഒരു നാമത്തിലൂടെ ഒരു ഭാവത്തിലെത്തിച്ചേരുന്നു. അങ്ങനെയുള്ള കസ്യാഞ്ചിത് സമാന പ്രത്യാവൃത്തി ചിത്തസ്യ, അങ്ങനെയുള്ള സമാന പ്രത്യാവൃത്തി മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കുക, അത് ആവർത്തിക്കുക. അപ്പോൾ ആ വിക്ഷിപ്തമായ ചിത്തത്തിൻ്റെ തന്നെ ചില ചിത്തഭൂമികളിൽ ഇത്തരം സമാന പ്രത്യാവർത്തി നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നുണ്ടെങ്കിൽ ചില സമയമെങ്കിലും അയാൾക്ക് മനസ്സിലൊരു സമാധാനം കണ്ടെത്താൻ പറ്റും. അവിടെ ഏതെങ്കിലും തരത്തിൽ ചിത്തത്തിൽ ഒരു ഭാവനയെ നിലനിർത്തുക, അങ്ങനെ അതൊരഭ്യാസമാണ്. അഭ്യാസം എന്താണെന്ന് ഇവിടെ പറയുകയാണ്. അഭ്യാസം അഭ്യാസം എന്ന് പറയും. എന്താ അഭ്യാസം? അതുകൂടെ ഭാഷകാരൻ വിശദീകരിക്കുകയാണ്. അതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഭ്യാസം, അത് നാമത്തിന്റെ ആവൃത്തിയാകാം, ജപമാകാം, അല്ലെങ്കിൽ മനസ്സിന്റെ രൂപഭാവനയാകാം, എന്തുവാകാം, അല്ലെങ്കിൽ രൂപരഹിതമായ ആത്മഭാവനയാകാം, അല്ലെങ്കിൽ ഈശ്വരഭാവനയാകാം. എന്തായാലും ശരി, സമാന പ്രത്യാവൃത്തി നടക്കും. അതാണ് അഭ്യാസം. ഇത്തരം അഭ്യാസത്തിലൂടെ പിന്നെ വൈരാഗ്യണ വൈരാഗ്യ നാമ ദൃഷ്ട അദൃഷ്ട ഇഷ്ടഭോഗേഷു ദോഷദർശന അഭ്യാസ വൈതൃഷ്ണ്യം. അഭ്യാസവും വിരാഗതയും രണ്ടും വരും. അഭ്യാസത്തിൽ ഈ പ്രത്യാവൃത്തിയാണ്. ഇതിനെ കുറിച്ച് പറയുമ്പോ, ഈ പ്രത്യാവർത്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചിന്ത പറയും. അതായത് സാധാരണ പറഞ്ഞു വരുന്നതിൽ നിന്നും എന്തെങ്കിലും മാറ്റി പറഞ്ഞാൽ ഒരു പുതുമ വരും, ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും എന്നുള്ളതുകൊണ്ടാണ് ചിന്ത പറയുന്നത്. ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാരൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അതിൽ പലതരത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അധികാരഭേദമനുസരിച്ച്. പക്ഷെ ധ്യാനം എന്ന് പറയുന്ന പൊതുവായ ആശയത്തിനുള്ളടത്ത് മാറ്റണം. അധികാരഭേദമനുസരിച്ച് അതിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നിരൂപണം ചെയ്തിട്ടുണ്ട്. പലതും നമുക്ക് ബുദ്ധിയുണ്ടെന്ന് ഗ്രഹിക്കാൻ പോലും പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ സമാധി ഭേദങ്ങളെക്കുറിച്ചും ധ്യാനഭേദങ്ങളെക്കുറിച്ചും ധാരണാഭേദങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നു. ഒന്നും നമ്മുടെ ബുദ്ധിക്ക് ധരിക്കാൻ തന്നെ വളരെ ഉഷ്ണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇരിക്കുക തന്നെ. അപ്പോൾ പൊതുവിൽ ആ ധ്യാനത്തെക്കുറിച്ച് പറയുന്ന ഒരു തത്വം ഇതാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. മനസ്സിൻ്റെ ഏകാഗ്രത. അപ്പോൾ ആ ഏകാഗ്രതയുടെ ഒരു ഉയർന്ന തലത്തിൽ പിന്നെ ആ ഏകാഗ്രത പരിശീലനമെന്നുള്ള ഒന്ന് ആവശ്യമില്ലാതെ മനസ്സ് സമത്വത്തെ പ്രാപിക്കുന്നു. അതാണ് എന്റെ ചുരുക്കം. അതിന് നമ്മൾ സമാധി എന്നും മറ്റും പറയും. അപ്പൊ ഇതിനെ തന്നെ ചിലര് ഭേദഗതി വരും. ധ്യാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല, പിന്നെന്താണ്? ഡീ കോൺസെൻട്രേഷൻ. പുതിയൊരു സമ്പ്രദായം. അതെന്താണ് പിന്നെ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞ എന്താണ് ആ സാധനം? പറയാൻ പറയുന്നതാണെന്ന് അറിയത്തില്ല. ഒന്ന് മാത്രം പറയാൻ എന്താണ്? ധ്യാനിക്കരുത് എന്ന് പറഞ്ഞു തരാം. അതിപ്പോൾ ഉപദേശിക്കേണ്ട കാര്യമുണ്ടല്ലോ. എല്ലാവരും ഇവിടെ ആരും ധ്യാനിക്കുന്നില്ല. അതാണ് ധ്യാനം. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും ആള് കൂടും. കാരണം പറഞ്ഞു വന്നിരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും പറഞ്ഞ ആള് കൂട്ടുക, അതാണ് ചിലരുടെ താല്പര്യം. അതല്ല ഇവിടെ പറയുന്നത്. അതും പ്രത്യേകിച്ചെങ്കിലും കസ്യാഞ്ചി സമാന പ്രത്യാവൃത്തി ചിത്തസ്, ധ്യാനിക്കുന്നത് തന്നെയാണ്. അത് പിന്നെ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിഭിന്നങ്ങളായ മാർഗങ്ങളുണ്ട്. ഇവിടെ ഭഗവാൻ അതിൻ്റെ ഏറ്റവും ലളിതമായ മാർഗത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം വേണ്ട ഒന്നാണ് എന്ത്? വൈരാഗ്യണ വൈരാഗ്യം നാമ അദൃഷ്ട അദൃഷ്ട ഇഷ്ടഭോഗേഷു ദോഷദർശന അഭ്യാസ വൈതൃഷ്ണ്യം. ഇതിനോടൊപ്പം വേണ്ടതാണ്. മനസ്സ് ചാടിപ്പോകുന്നു, അവിടെ ഇവിടെയും ധ്യാനിക്കാനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നു, ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. അപ്പം മറ്റു വിഷയങ്ങളിലുള്ള ഇഷ്ടം കുറയ്ക്കണം. ഇതിൽ നിന്ന് കൂടുതൽ ഇഷ്ടം മനസ്സിന് വരണം. അതാണ് ദുഷ്ട അദുഷ്ട ഭോഗ്യവിഷു. ദുഷ്ടവും അദുഷ്ടവുമായ ഭോഗ്യ വിഷയങ്ങളിൽ ദോഷദർശന അഭ്യാസ അല്ല ദോഷദർശന അഭ്യാസവും വരണം. ചിന്തിക്കണം, മനസ്സങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുവരെ പോയ വഴിക്കേ പോകത്തുള്ളൂ, പ്രത്യേകിച്ച് അതിന് പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ചിന്തിച്ച് വൈതൃഷ്ണ്യം, അതിൽ വിതൃഷ്ണത ഉണ്ടാകണം. തേനച്ച വൈരാഗ്യണ, ആ വൈരാഗ്യം കൊണ്ടും അത്രയൊരു വൈരാഗ്യം കൊണ്ടും ഗൃഹ്യത വിക്ഷേപരൂപ പ്രചാരചിത്തസ്യ ആ ചിത്തവിക്ഷേപ നമുക്ക് ചിത്തപ്രചാരത്തെ ജയിക്കാൻ പറ്റും. പറഞ്ഞല്ലോ വ്യാസൻ പറയുന്നുണ്ട് വിക്ഷിപ്ത ഭൂമികയിലാണ് നിരോധം സംഭവിക്കുന്നത്, തുടക്കം അവിടെയാണ് ചിത്തം വിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്റെ ചിത്തം വിക്ഷിപ്തമാണ് അതുകൊണ്ട് എനിക്ക് നിരോധം സാധ്യമാകത്തില്ല, എനിക്ക് ഏകാഗ്രത സാധ്യമാകത്തില്ല എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എവിടെയാണോ ചിത്തത്തിന് വിക്ഷേപം ഇളക്കമുള്ളത് ആ ചിത്തത്തിൽ തന്നെ സമാധാനമുണ്ടെന്നാണ്. അപ്പൊ പിന്നെ അവൻ എന്താണ് ചെയ്യേണ്ടത്? ആ വിക്ഷേപത്തിനിടയ്ക്കുള്ള സമാധാനത്തെ കണ്ടെത്തുക, അതിനെ അഭ്യാസം കൊണ്ട് ദീർഘിപ്പിക്കുക. എന്നിട്ട് ചിത്ത വിക്ഷേപത്തെ കുറയ്ക്കുക എന്ന് പറയുന്നത് ഗൃഹ്യതേ വിക്ഷേപരൂപ പ്രചാര ചിത്തസ്യ. അല്ല, വ്യാസൻ യോഗശാസ്ത്രത്തിലും ധ്യാനത്തെക്കുറിച്ചും ധാരണയെക്കുറിച്ചും പറയുന്നിടത്ത് പോലും ഇത് കേവലം ചിത്ത നിരോധം വന്നവർക്ക് അല്ലെങ്കിൽ ഏകാഗ്രത വന്നവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അഭ്യാസത്തിൽ മുന്നേറിയവർക്കാണ് ചിത്തത്തിന് ഏകാഗ്രതയും നിരോധവും സഹജമായി തീരുന്നത്. പക്ഷെ അഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ചിത്തം വിക്ഷിപ്തമാണ്. പക്ഷെ ആ വിക്ഷിപ്തമായ ചിത്തത്തിലെ ഏകാഗ്രതയെ കണ്ടെത്തുന്നതാണ് ധ്യാനമെന്നാണ് പറയുന്നത്. അല്ല, ചിത്ത വിക്ഷേപത്തിനനുസരിച്ച് പോകുക, അത് തിരിച്ചറിയാതെ, അതാണ് ധ്യാനമെന്ന് പറയുന്നില്ല. അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭാഷകാരനോട് പറയുന്ന എന്താണ്? ഗൃഹ്യതേ വിക്ഷേപരൂപ പ്രചാര ചിത്തസ്യ. ആ ചിത്തപ്രചാരത്തിന് തടയിടുക. എങ്ങനെ? ആ നിരോധ മേഖലയെ, നിരോധ ഭൂമികയെ വികസിപ്പിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചിത്തപ്രചാരം കുറഞ്ഞു വരുന്നു. ഏവം തന്മനോ ഗൃഹ്യതേ നിഗ്രഹ്യതേ. അങ്ങനെ മനസ്സിനെ നിഗ്രഹിക്കാൻ കഴിയുന്നു എന്നാണ്. ആദ്യം അർജുനോട് പറഞ്ഞെന്താണ്? ദുർനിഗ്രഹം. അവസാനം പറയുന്ന എന്താണ്? നിർഗ്രഹ്യതേ. ആദ്യം ആ മനസ്സിന്റെ മൂഢതയെ അംഗീകരിച്ചുകൊണ്ട് സത്യത്തെ പറയുകയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മനോ ദുർനിഗ്രഹം. അതുകൊണ്ട് എന്റെ മനസ്സ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഒരിക്കലും ഇത് ശരിയാകത്തില്ല. അതിനുശേഷം ഭഗവാൻ പറഞ്ഞെന്താണ്? ഗൃഹ്യതേ, അത് പിടിച്ചാൽ നിൽക്കുന്നതാണ്, അത് കഴിയും എന്ന് രണ്ടാമത് പറഞ്ഞതിനെ പലരും വിസ്മരിക്കാറുണ്ട് സൗകര്യപൂർവ്വം. അങ്ങനെയല്ല, നിരുദ്ധതയെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും വേണം, അഭ്യാസവും വേണം. അഭ്യാസവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ഏത് മനസ്സ് നിഗ്രഹിക്കപ്പെടും? ഏത് മനസ്സിനെ ആകരുത്? എന്തുകൊണ്ട്? അത് മനസ്സിന്റെ ഒരു ഭൂമികയാണ്, എല്ലാ മനസ്സിനുമുള്ള ഒരു ഭൂമികയാണ്. അതുകൊണ്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് തീർച്ചയായും അത്തരമൊരു തരത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. ആ മനസ്സ് വിക്ഷിപ്തമായ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വേറെ രണ്ട് മനസ്സിനെ കുറിച്ച് പറയും. എന്താണ്? ഘോരവും മൂഢവുമായിട്ടുള്ള മനസ്സ്. ആ മനസ്സിനെ ഭഗവാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരൊരിക്കലും ഇതിന് താല്പര്യം പ്രകടിപ്പിക്കത്തില്ല, അവരെ വിട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് വിക്ഷിപ്ത മനസ്സിനെ കുറിച്ചാണ്. സാധാരണ പരാതിപ്പെടുന്ന ആരാണോ വിക്ഷിപ്ത മനസ്സുള്ളവനാണ്. എന്റെ മനസ്സ് വിക്ഷിപ്തമാണ്, എനിക്ക് ഏകാഗ്ര, അയാളുടെ മനസ്സിൽ ഏകാഗ്രതയുണ്ട്, ഏകാഗ്രതയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അത് ശരിയല്ലെന്നാണ് പറയുന്നത്. ഒരാൾ ഏകാഗ്രത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് മൂഢമല്ല. കാരണം മൂഢമായ മനസ്സിലൊരിക്കലും ഏകാഗ്രതയ്ക്കുള്ള ആഗ്രഹം വരത്തില്ല, അവിടെ സുഖേച്ഛ ഉണ്ടാകത്തില്ല. ഏകാഗ്രതയ്ക്കുള്ള മനസ്സിനെ ഒരാൾ ആ മനസ്സിനത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ മനസ്സ് വിക്ഷിപ്താവസ്ഥയിലായിരിക്കും. അയാളുടെ മനസ്സിന് സമാധി സാധ്യമാകും എന്ന് തന്നെയാണ് ഭാഷ്യകാരൻ പറയുന്നത്, ഭഗവാനും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ചിത്തത്തിന്റെ ഭൂമികയെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്തി അതിനോടൊപ്പം വൈരാഗ്യമുണ്ടെങ്കിൽ നിരുദ്ധിതെ, മനസ്സിനെ നിരോധിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അസംശയം മഹാബാഹോ മനോനിർദ്ദിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യത്തെ. ശാന്തി ശാന്തി ശാന്തി.